അതിനെ കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിലെ ബ്രഹ്മശബ്ദം തസ്മാത് ബ്രഹ്മേദിന ബ്രഹ്മഭാവി പുരുഷകൽപ്പന സാധ്യ. അവിടെ ബ്രഹ്മം എന്നുള്ളതുകൊണ്ട് ഉപാസന ചെയ്ത് ഒടുവിൽ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്ന പുരുഷനല്ല സ്വീകരിക്കേണ്ടത്. അങ്ങനെ സ്വീകരിച്ചാൽ വരുന്ന ദോഷങ്ങളാണ് ഇതുവരെ ചർച്ച ചെയ്തത്. വീണ്ടും പറയുന്നു, ഇഷ്ടാർത്ഥ ബാധനാച്ച, അതിനടുത്ത് വിശദീകരിക്കുന്നു, സൈന്ധന സൈന്ധവ ഘനവ ധനന്തരം ബാഹ്യം ഏകരസം ബ്രഹ്മേദി വിജ്ഞാതം സർവസ്യം ഉപനിഷതി പ്രതിപിപാദയിഷിതോ അർത്ഥ കണ്ഠദ്വയേപ്യന്തേ അവധാരണാത് അവഗമ്യതേ ഇത്യനുശാസനം ഏതാ അരേ ഖല്വമൃതത്വം ഇതി തഥാ സർവശാഖുമനുഷ്യസ്യ ബ്രഹ്മേകത്വവിദാം ബ്രഹ്മേകത്വവിജ്ഞാനം നിശ്ചിതോ അർത്ഥ തത്ര ഇതി സംസാരി ബ്രഹ്മണോ അന്യ ആത്മാനമേവ അവേദിതി കൽപ്പീത ഇഷ്ടാർത്ഥസ്യ ബാധനം സ്യാത്. ഇഷ്ടാർത്ഥ ബാധനം എന്താണെന്ന് പറയുന്നു. ശ്രുതിയിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് മനസ്സിലാക്കണം. ശ്രുതിയുടെ താല്പര്യത്തെ മനസ്സിലാക്കണം. വ്യാഖ്യാനിക്കുന്നത് എങ്ങനെയും വ്യാഖ്യാനിക്കും, അത് മനുഷ്യൻ്റെ ബുദ്ധി കൗശലം അനുസരിച്ചിട്ടാണ് വ്യാഖ്യാനം. അതെ, വ്യാഖ്യാന സാമർഥ്യം, അതുകൊണ്ട് കാര്യമില്ല എന്ന് പറയുന്നു. സാമർഥ്യം എവിടെയാ വേണ്ടത്? അതിൻ്റെ താല്പര്യത്തെ കണ്ടെത്തുക. എന്താണ് ശ്രുതിയുടെ താല്പര്യം? ബ്രഹ്മവ എന്ന് പറയുന്നുണ്ട്. അവിടെ ഉപാസന ചെയ്യുന്ന സംസാരിയെ കുറിച്ചല്ല പറയുന്നു. ഭാവിയിൽ അപരബ്രഹ്മത്തെ പ്രാപിക്കുന്ന ഒരുവനല്ല, മറിച്ച് അത് ശുദ്ധ ബ്രഹ്മത്തെ കുറിച്ചാണ്. അതെങ്ങനെ? സൈന്ധവ ഘനവൻ, ഉപ്പുകല്ലുപോലെ അനന്തരം അബാഹ്യമേകരസമേക സ്വഭാവം. ഉപ്പുകല്ലിൻ്റെ ഏത് ഭാഗത്ത് ഒരേ രസം തന്നെ, ഏത് ഭാഗം രസിച്ചു നോക്കിയാലും രസത്തിന് വ്യത്യാസമില്ല. അതുപോലെ ഇത് ഏക സ്വഭാവമാണ്. അനന്തരം ബാഹ്യം പറയുന്നു, ഉള്ളെന്നോ പുറമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ. അങ്ങനെയുള്ള ഒരു ബ്രഹ്മത്തെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു മേരി വിജ്ഞാനം സർവസ്യം ഉപനിഷത്തി പ്രതിവിപാദയിഷിത്തോ വാർത്ത. ഈ ഒരു കാര്യമാണ് ഉപനിഷത്ത് താല്പര്യപൂർവ്വം എല്ലായിടത്തും ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കണ്ഠദ്വയേപ്യന്തേ അവധാരണ അവഗമ്യതേ ഇത്യനുശാസനം, ഇവിടെ തന്നെ അവസാനം ഇത്യനുശാസനം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ഇങ്ങനെ സൈന്ധവ ഘനവ അനന്തരം അബാഹ്യം ഏകരസം ഏകരൂപത്തിലുള്ള ഏക സ്വഭാവത്തിലുള്ള ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ സംസാരിയായിരുന്നു, പിന്നീട് സാധന ചെയ്ത് വേറൊരു പദവിയെ പ്രാപിച്ച്, അങ്ങനെയൊന്നുമല്ല. സദാ ഏകരൂപത്തിലുള്ള ബ്രഹ്മം. ഏതാ അരേ ഖല്ലമൃതം, ഇതാണ് അമൃതത്വത്തിൻ്റെ ഉപായം. ഇതി തഥാ സർവശാഖോപനിഷസ്സുച ബ്രഹ്മൈകത്വ വിജ്ഞാനം നിശ്ചിതോർത്ഥ. അതുകൊണ്ട് എല്ലാ ഉപനിഷത്തുകളിലും സർവത്ര ചർച്ച ചെയ്യുന്നത് താല്പര്യം ബ്രഹ്മൈകത്വ വിജ്ഞാനമാണ്, സദാത്മൈകത്വ വിജ്ഞാനമാണ്. തത്ര ഇതി സംസാരി ബ്രഹ്മണ അന്യാത്മാനമേവ ആവേദിത കൽപ്പിയത ഇഷ്ടസ്യ അർത്ഥസ്യ ബാധം സ്യാത്. ഇതിങ്ങനെയായിരിക്കെ ആ ബ്രഹ്മത്തിൽ നിന്ന് അന്യനായ സംസാരിയായ ഒരു ജീവൻ ധ്യാനത്തിലൂടെ അതിനെ പ്രാപിച്ചു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശ്രുതിയുടെ താല്പര്യത്തിന് വിരുദ്ധമാകും. അതാണ് ഇഷ്ടാർത്ഥ ബാധനം. തഥാച ശാസ്ത്രം ഉപക്രമസാരകർ വിരോധ അസമഞ്ച സങ്കല്പിതം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാസ്ത്രം തന്നെ അയുക്തമാണെന്ന് വരും, വിരുദ്ധമായ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന ഒന്നാണെന്ന് വരും. എന്താണ് ഉപക്രമ ഉപസംഹാരകർ വിരോധ. ഇവിടെ ഉപക്രമ ഉപസംഹാരങ്ങൾ തുടക്കത്തിലും ഒടുക്കത്തിലും ഒരേ ഒരു തത്വത്തെയാണ് വ്യക്തമാക്കുന്നത്. അതങ്ങനെ അല്ലെന്ന് വരും. അസമഞ്ജസങ്കല്പിത വ്യപദേശാനുപത്തേശ്ച യതിജ ആത്മാനമേവ അവേദിതി സംസാരി കൽപ്പിത ബ്രഹ്മവിദ്യതി വിപദേശനസ്യ. വേറെ ദോഷമുണ്ട്. ഇതൊരു സംസാരി, ആ സംസാരിയുടെ ഗതി അതൊക്കെയാണ് പറയുകയാണെങ്കിൽ അതിന് ഇതിന് ബ്രഹ്മവിദ്യ എന്ന് പറയുന്നു. നേരത്തെ പറഞ്ഞല്ലോ യയാ ബ്രഹ്മവിദ്യത, ഏതെന്നുകൊണ്ടാണോ ബ്രഹ്മം അറിയപ്പെടുന്നത് അതാണ് ബ്രഹ്മവിദ്യ. ആ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന പേര് സംസാരിയായ ജീവനെ കുറിച്ചാണിത് പറയുന്നതെങ്കിൽ യോജിക്കാതെ വരും. ആത്മാനമേവ അവേദിതി സംസാരനേവ അവേദ്യത്വപത്തി. അതുകൊണ്ട് ആത്മാനമേവ അവേദി എന്ന് പറയുന്നിടത്തും മറ്റും ജീവനെയാണ് ബോധിപ്പിക്കുന്ന എന്ന് വരും. അതാണ് ജീവവിദ്യ എന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ സംസാരി വിദ്യ എന്ന് പറയേണ്ടി വരും. ഒരിക്കലും ബ്രഹ്മവിദ്യ എന്ന് പറയാൻ കഴിയത്തില്ല. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് കൊണ്ടിത് ബ്രഹ്മത്തെ തന്നെയാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ശ്രുതി. ആത്മീയതി വേദി അന്യതിച്ചിരിച്ചു പറയും. വേദിത അറിയുന്നവൻ, ഈ അറിയുന്നവനാണോ ആത്മാവ്? അല്ലല്ലോ. കാരണം ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്നാണ് പറയുന്നത്. ഈ അറിയുന്നവനാണെങ്കിൽ പിന്നെ ഇനി സാക്ഷാത്കരിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അവിടെ ഈ അറിയുന്നവനിൽ നിന്നും അന്യമായ ഒന്നിനെ സ്വീകരിച്ചേ മതിയാവും. കാരണം അതിനേനും വളരെ പ്രയാസപ്പെട്ട് എന്ത് സാധനയായാലും ശരി അതിനെ സാക്ഷാത്കരിക്കാനായി ശ്രമിക്കുന്നു. ഈ അറിയുന്നവൻ വേദിതാവ് അല്ലെങ്കിൽ ജ്ഞാതാവ്, ഈ ജ്ഞാതാവിനെയാണ് അറിയുന്നതെന്ന് അങ്ങനെ പറയാൻ കഴിയും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശാസ്ത്രമൊക്കെ വ്യർത്ഥമാവും, സാധനം വ്യർത്ഥമാവും. കാരണം ശാസ്ത്രവും സാധനവും കൂടാതെ തന്നെ ഈ അറിയുന്നവനെ ഇപ്പോൾ അറിയാം, ഞാൻ അറിയുന്നു, ഞാൻ എന്നെ അറിയുന്നവനാണ്, ലോകത്തെ അറിയുന്നവനാണ്. അതുകൊണ്ട് ആത്മാ എന്ന് പറയുന്നതുകൊണ്ട് ഇത് സ്വീകരിച്ചപ്പോരാ അന്യതിച്ചതേ. അത് ശരിയല്ല. അഹം ബ്രഹ്മാസ്മി ഇത് വിശേഷണ. ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്നാണ് വിശേഷിപ്പിക്കുന്നത്, മറ്റൊന്നല്ല. അഹം എന്നുള്ളതിനിവിടെ വിശേഷിപ്പിക്കുന്ന ബ്രഹ്മമായിട്ടാണ്. അപ്പോൾ അഹത്തെ വിട്ടിട്ട് ഒരു ബ്രഹ്മമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാന്ന് പറയുമ്പോൾ ഈ അഹത്തെ വിട്ടിട്ടൊരു ബ്രഹ്മം, അങ്ങനെയല്ല. ബ്രഹ്മം എന്നതിനെ തന്നെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അഹം എന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ. അഹങ്കാരം എന്ന് പറയുന്ന, അഹംബോധം എന്ന് പറയുന്ന, ഇത്രയുള്ള ബ്രഹ്മം എന്നാണ് പറയുന്നത്. അങ്ങനെ അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അഹം എന്ന അതെന്താണ്? ഒരു ബോധസ്ഫുരണ. അഹം എന്ന് പറയുന്ന ആ ബോധസ്ഫുരണത്തിലൂടെ എന്താണ് സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്? അത് തന്നെ ബ്രഹ്മം. അപ്പോൾ അഹം എന്നുള്ള ബോധസ്ഫുരണത്തിലൂടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ബ്രഹ്മം എന്ന് പറയുമ്പോൾ അഹത്തിന് ബ്രഹ്മമാകാതിരിക്കാൻ പറ്റത്തില്ല. ഒരു തിരക്കൊരിക്കലും ജലമാകാതിരിക്കാൻ പറ്റത്തില്ല. തിരയെ സംബന്ധിച്ച് പറയുന്ന ആക്ഷേപങ്ങളൊക്കെ പറയുന്നതാണ്, അതിന് പ്രത്യേക ഒരു പേരുണ്ട്, അതിനൊരു പ്രത്യേക ആകാരമുണ്ട്. പക്ഷെ ജലം എന്നുള്ള കാര്യത്തെ ആക്ഷേപിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആ ജലം തന്നെയാണ് തിരയുടെ രൂപത്തിലും തിരയെന്നുള്ള നാമത്തിലും അറിയപ്പെടുന്നു. പക്ഷെ അങ്ങനെ അറിയപ്പെടുന്നതുകൊണ്ട് അത് ജലമല്ലാതാകുന്നു. ബ്രഹ്മം അഹം എന്നുള്ള രൂപത്തിൽ സ്ഫുരിക്കുന്നത് കൊണ്ട് അത് ബ്രഹ്മമാകാതിരിക്കത്തില്ല, അന്യമല്ല. ഈ അഹം എന്നുള്ള രൂപത്തിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ബ്രഹ്മം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. രണ്ടാക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ല. ബ്രഹ്മത്തിൽ നിന്ന് അഹത്തെ വേർപെടുത്തുക, അഹത്തിൽ നിന്ന് ബ്രഹ്മത്തെ വേർപെടുത്താൻ സാധ്യമല്ല. എങ്ങനെ സാധ്യം? തിരയിൽ നിന്ന് എങ്ങനെയാണ് ജലത്തെ വേർപെടുത്തുന്നത്? തിരയിൽ നിന്നൊരിക്കലും വേർപെടുത്താൻ പറ്റത്തില്ല. പിന്നെ ഇവിടെ പരമാവധി എന്ത് വേർപെടുത്താം? ആ പേരിനെ വേർപെടുത്താം. ജലമെന്നുള്ള പേര് അവിടെ തിരയെന്നായി വേർപെട്ടു. പിന്നെ അതിൽ കാണുന്ന പ്രത്യേക ഒരു രൂപം, ആകൃതി, അതിന് വേണമെങ്കിൽ വേർപെടുത്താം. അതും പ്രയാസമാണ്. ആകൃതിയെ ജലത്തിൽ നിന്നെങ്ങനെ വേർപെടുത്തും? അത് ജലമല്ലേ? ജലമല്ലാതെ ഇവിടെ ആകൃതിയിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ? അഹോ എന്ന് പറയുന്നത് കേവലമായ ബോധസ്ഫുരണമാണ്. അതിനെങ്ങനെ ഏതിൽ നിന്ന് വേർപിരിക്കാൻ പറ്റും? കഴിയത്തില്ല. അതിന് കേവലം വേർപിരിക്കാൻ പറ്റുന്നത് ശബ്ദം മാത്രം. ശബ്ദം ശ്രവണേന്ദ്രിയത്തിലൂടെ ശ്രവിക്കുന്നതും വാഗിന്ദ്രിയത്തിലൂടെ നിർഗമിക്കുന്നതുമാണ്. വാഗിന്ദ്രിയത്തിൻ്റെയും ശ്രവണേന്ദ്രിയത്തിൻ്റെയും യോജിച്ചുള്ള പ്രവർത്തനത്തിലാണ് ശബ്ദം ഉണ്ടാകുന്നത്. ശബ്ദത്തെ നമുക്ക് ഒഴിവാക്കാം, ഈ രണ്ടിന്ദ്രിയങ്ങളും പ്രവർത്തിക്കാതിരുന്നതാണ്. പക്ഷേ ബോധത്തെ എങ്ങനെ ഒഴിവാക്കാൻ പറ്റും? അഹോ എന്ന് പറയുന്നത് ഒരു വൃത്തിയല്ലേ എന്ന് പറയും. അഹോ എന്ന് പറയുന്നൊരു ആകാരമാണ്. വൃത്തി എന്ന് പറയുന്നത് എന്താണ്? മനസ്സ്. മനസ്സിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള പരിണാമം എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അഹംവൃത്തി എന്ന് പറയുന്നത്. പക്ഷെ അതിന്റെ സ്വഭാവം എന്താണോ, അത് സദാ ചൈതന്യമയമായി തന്നെ ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിനൊരിക്കലും ജഡമാകാൻ കഴിയത്തില്ല, ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. ജഡമായ മനസ്സ് അങ്ങനെ ഒന്നില്ല. പ്രകാശമില്ലാത്ത ദർപ്പണത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ ലോകത്തൊരു മനുഷ്യനും കണ്ടിട്ടില്ല. പ്രകാശിക്കാത്ത ദർപ്പണം അതാർക്കും കാണാൻ കഴിയത്തില്ല. എവിടെയെങ്കിലും അങ്ങനെ ഒരു ദർപ്പണത്തെ കണ്ടു കഴിഞ്ഞാൽ, കണ്ണാടി, പ്രകാശിക്കാത്ത കണ്ണാടി, വെളിച്ചമില്ലാത്ത കണ്ണാടി, വെളിച്ചത്തെ പ്രതിഫലിപ്പിക്കാത്ത ഒരു കണ്ണാടി, അങ്ങനെ ഒരു കണ്ണാടി ആർക്കും കാണാൻ കഴിയത്തില്ല. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അത് കണ്ണാടിയായിരിക്കത്തില്ല, മറ്റെന്തെങ്കിലും വസ്തുവായിരിക്കും. അതുപോലെയാണ് മനസ്സിൻ്റെ സ്ഥിതി. മനസ്സിനെപ്പോഴും ഈ ചൈതന്യമയമായി ഇരിക്കാൻ പറ്റും. ചൈതന്യത്തോട് താതാത്മ്യപ്പെട്ട് അതിനിരിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരിക്കലും ചൈതന്യത്തിൽ നിന്നും മനസ്സിനെ വേർപെടുത്തിയെടുക്കാൻ ഒക്കത്തില്ല. ഇത് ചൈതന്യമാണ്, ഇത് മനസ്സാണെന്ന് വേർപിരിക്കാൻ പറ്റത്തില്ല. മണ്ണിൽ നിന്നൊരിക്കലും നമുക്ക് പാത്രത്തിൻ്റെ ആകൃതിയെ വേർതിരിക്കാൻ പറ്റത്തില്ല. തിരയിൽ നിന്ന് ഒരിക്കലും ആ തിരയുടെ ആകൃതി അതിനെ വേർതിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ചൈതന്യത്തിൽ നിന്നൊരിക്കലും ഈ അഹം രൂപത്തെ വേർതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പറയും എന്താണ്, അഹം നശിച്ചു പോയി എന്ന് പറയും. അത് തിര നശിച്ചു എന്ന് പറയുന്ന പോലെയുള്ളു. എന്താ തിര നശിക്കുമ്പോ അവിടെ ജലത്തിൽ നിന്ന് വേറിട്ട് തിരയുടെ ആകൃതിയുണ്ടോ? വരത്തില്ലല്ലോ. അവിടെ ഇത്രയും പറയാൻ പറ്റും, ജലത്തിൽ അങ്ങനെ ഒരു ആകൃതിയില്ല. അല്ലാതെ എന്താ, ഇത് ജലം, ഇത് ആ നശിച്ച തിരയുടെ ആകൃതി, അങ്ങനെ വേർതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അഹംവൃത്തി ഒരിക്കലും ചൈതന്യത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല. അത് സദാ ചിന്മയമാണ്. അത് ബ്രഹ്മം എന്തുകൊണ്ടത്? ബ്രഹ്മം തന്നെയാണ് അങ്ങനെ സ്ഫുരിക്കുന്നത്, രണ്ടാമതൊരു വസ്തുവല്ല. അങ്ങനെ ഒരു സ്ഫുരണം, ഒരു അനുഭവം ഉണ്ടാകുന്നതിന് ബ്രഹ്മത്തിൽ നിന്ന് അതിരിക്തമായ ഒരു വസ്തുവില്ല. തിര എന്നൊരു അനുഭവം ഉണ്ടാകുന്നതിന് ജലത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല. മുഖ്യമായ വിഷയം ആഭരണം എന്നുള്ള ഒരനുഭവം ഉണ്ടാകുന്നതിന് സ്വർണത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല. അനുഭവമുണ്ട്, ശരിയാണ്, പക്ഷെ വേറിട്ടൊരു വസ്തുവില്ല. അതുപോലെ അഹം എന്നുള്ള സ്ഫുരണം ഉണ്ടാകുന്നതിന് ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ടൊരു വസ്തുവില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു വസ്തുവിനെ വേർതിരിച്ചെടുക്കാൻ ശ്രമിച്ചാൽ അത് ആഭരണത്തിൽ നിന്ന് അതിൻ്റെ ആകൃതിയെ വേർതിരിച്ചെടുക്കാൻ പോലെ എടുക്കാൻ ശ്രമിക്കുന്ന പോലെ വ്യർത്ഥമായി. ഒരു നല്ല ഒരു ശില്പിക്ക് വളരെ മനോഹരമായൊരു ആഭരണം ഉണ്ടാക്കാൻ പറ്റും, അതിൽ പല ആകൃതികളും അത് രൂപപ്പെടുത്താൻ പറ്റും. പക്ഷെ എത്ര സമർത്ഥനായ ശില്പിയായാലും ശരി, അതിൽ നിന്ന് ആകൃതിയെ വേർതിരിക്കാൻ കഴിയത്തില്ല. അതുപോലെ ചൈതന്യത്തിൽ നിന്നും അഹംവൃത്തിയെ വേർതിരിക്കാൻ പറ്റും. പിന്നെ അഹംവൃത്തി നശിച്ചു പോയി എന്ന് പറയുന്നത് എന്താ? അഹംവൃത്തി നശിച്ചു പോയി, അതിന് തിര നശിച്ചെന്ന് പറയുന്ന പോലെ എന്താണ്? അവിടെ അത് ഉണ്ടാകുന്നില്ല, അത് പ്രകടമാകുന്നില്ല. പ്രകടമാകുന്നില്ല. ജാഗ്രതത്തിനും സ്വപ്നത്തിനും അഹംവൃത്തി സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അഹമഹം എന്നിങ്ങനെ സദാ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പറയും എന്താണ്, സുഷുപ്തിയിൽ അത് നശിച്ചു പോയി എന്ന് പറയും. എന്താ, വിറക് അഗ്നിയിൽ ദഹിച്ച് ചാമ്പലാകുന്നത് പോലെ അവിടെ അഹംവൃത്തി ദഹിച്ച് ചാമ്പലായി, ഒന്നുമില്ല. അവിടെ അഹംവൃത്തിയുടെ സ്ഫുരണമില്ലാന്ന് ഞാൻ അർത്ഥമുണ്ട്. അഹംവൃത്തി സ്ഫുരിക്കുന്നില്ല. അല്ലാതെ ആരും അവിടെ ഈ ചൈതന്യത്തിൽ നിന്ന് അഹംവൃത്തിയെ നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ പറയുന്നത് അഹംവൃത്തിയെ കുറിച്ചാണ്, നമ്മൾ സാധാരണ പറയുന്ന കേവലമായ അഭിമാനത്തെ കുറിച്ചാണ്, ഗർവ് അഹങ്കാരം എന്നൊക്കെ പറയുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് രണ്ട് കാര്യങ്ങളാണ്. ഇവിടെ തത്വത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അഹം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരം, ഗർവ് എന്നെല്ലാം പറയുന്നതല്ല. നമ്മൾ സാധാരണ പറയുന്ന ഈഗോ എന്ന് പറയുന്ന ആ സാധനമല്ല. ഇവിടെ പറയുന്നത് അഹം സ്ഫുരണം. അത് ഗർവ് അഹങ്കാരമൊന്നുമല്ല. അത് അതല്ല ഗർവ് അഹങ്കാരം എന്നൊക്കെ പറയുന്നത് മാനസികമായ ഒരു കല്പനയാണ്, മനസ്സുകൊണ്ട് നമ്മൾ കൽപ്പിച്ചെടുക്കുന്നതാണ്. ഞാൻ വലിയ വിദ്വാനാണ്, ഞാൻ വലിയ യോഗ്യനാണ്, ഇങ്ങനെയുള്ള വികാരങ്ങളോട് ചേർന്ന് വരുന്ന ഒരു മാനസിക ഭാവമാണ് ആ പറയുന്ന അഹന്ത. അഹംസ്ഫുരണം അതല്ല, അത് സദാ ഈ ചൈതന്യത്തെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ. അത് ജീവന്റെ യത്നം കൊണ്ട് സംഭവിക്കുന്നതല്ല. ജീവനത് നശിപ്പിക്കാൻ സാധ്യമായതുമല്ല. അത് സ്വയം സ്ഫുരിക്കുന്നു, സ്വയമില്ലാതാകുന്നു. മറ്റത് അങ്ങനെയല്ല, അഹന്ത ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഞാൻ ഇന്നതിൻ്റെതൊക്കെ സ്വായത്തമാക്കിയിട്ടുണ്ട് എന്ന് ചിന്തിച്ചുണ്ടാക്കിയെടുക്കുന്ന ഒരു മാനസിക ഭാവമാണ്. അത് എന്നെക്കാളും അറിവുള്ള ഒരിതിന് മുമ്പ് ചെല്ലുമ്പോൾ പരാജയം സംഭവിക്കുമ്പോൾ ഇതങ്ങ് നശിച്ചു, ഓ എൻ്റെ അന്തം നശിച്ചു, ഞാൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ അറിവുള്ള ആൾ, ഇപ്പം മനസ്സിലായി എന്നെക്കാളും അറിവുള്ള ആളുണ്ട്, പിന്നെ അവിടെ അഹന്ത നിൽക്കത്തില്ല, എൻ്റെ അഹന്ത വേറൊരാൾ നശിപ്പിച്ചു അല്ലെങ്കിൽ ഞാൻ നശിപ്പിച്ചു, ഇത് രണ്ടും സാധാരണ വേർതിരിച്ചറിയാതെ ആൾക്കാർ പറയും. ഇവിടെ പറയുന്ന അഹമെന്ന് പറയുന്നത് ആരും ഒരു ജീവനും കൽപ്പിച്ചു കൂട്ടി ഉണ്ടാക്കിയെടുക്കുന്നതല്ല, കൽപ്പിച്ചില്ലാതാക്കുന്നതുമല്ല, മറിച്ചത് ബ്രഹ്മം തന്നെയാണ്. അതിൻ്റെ ഒരു പ്രകടഭാവം അത് സദാ ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ബ്രഹ്മത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴി, ഒരു മാർഗം. അതാണ് അതെന്തുകൊണ്ട് അതൊരു മാർഗമായി തീരുന്നു, കാരണം അതൊരു സ്ഫുരണമായി തോന്നുന്നു. ശുദ്ധമായ കേവലമായ ബ്രഹ്മത്തിൽ ഈ സ്ഫുരണമില്ല, അഹമഹം എന്നുള്ളൊരു സ്ഫുരണമില്ല. സ്ഫുരിക്കുക എന്ന് പറഞ്ഞാൽ അത് സ്ഫുരിക്കുന്ന സമയത്ത് അനുഭവിക്കണം, അതാണ് സ്ഫുരണമെന്ന് പറയുന്നത്. ഉണ്ടായിരിക്കുമ്പോൾ അത് അനുഭവിക്കുക, എന്നാലേ അതിന് സ്ഫുരണമെന്ന് പറയാൻ പറ്റും. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, എനിക്ക് വലിയ വേദന ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അറിഞ്ഞില്ല, ആ വേദന അറിഞ്ഞില്ല. എന്തുകൊണ്ട്? ആ വേദന ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഞാൻ നല്ല ഒരു രസകരമായ പാട്ട് കേട്ടുകൊണ്ടിരുന്നു, അതുകൊണ്ട് വേദന അവിടെ ഉണ്ടായിട്ട് ഞാൻ അറിഞ്ഞില്ല. സുഖത്തെക്കുറിച്ചും പറയും, സുഖമായിരുന്നു പക്ഷേ ആ വേദന ഉള്ളതുകൊണ്ട് എനിക്ക് ആ സുഖത്തെ അറിയാൻ കഴിഞ്ഞില്ല. അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ഒരു വികാരം പ്രബലമാകുമ്പോൾ മറ്റൊരു വികാരത്തെ അത് അമർത്തി വയ്ക്കും, കീഴ്പ്പെടുത്തി വയ്ക്കും, അതവിടെ കാണും. പക്ഷേ പ്രബലമായ വികാരം ദുർബലമായ വികാരത്തെ കീഴ്പ്പെടുത്തും, പ്രബലമായ വൃത്തികൾ ദുർബല വൃത്തികളെ അഭിഭവിപ്പിക്കുന്നു എന്ന് പറയും. രണ്ടും ഒന്നായാലും ഒന്നേ പ്രകാശിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ അന്ധകരണത്തിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, വികാരങ്ങൾ, കാമക്രോധങ്ങൾ, അതിൻ്റെ സംസ്കാരം, ഈ പറയുന്ന അഹന്ത മമത, ഇതെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിക്കും അന്ധകരണത്തിൽ. പക്ഷെ അഹത്തിനത് പറ്റത്തില്ല, അത് സ്ഫുരിച്ചോ അതിനുള്ളിൽ ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല, അത് അഹം രൂപത്തിൽ സദാ പ്രകാശിച്ചുകൊണ്ട് തന്നെയിരിക്കും. എന്നാൽ ഇവിടെ ആ ബോധത്തിലൊരു ആകാരം അല്ലെങ്കിൽ വടിവുണ്ട്, അഹം എന്നുള്ള ഭാഷയിലൂടെ പ്രകാശിപ്പിക്കുന്നു. അഹം എന്ന് പറയുന്നത് ഒരു ശബ്ദമാണ്, അതല്ല അഹമെന്ന് നമ്മൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഞാനെന്ന് പറയുമ്പോൾ ഈ ബോധത്തിൻ്റെ ശബ്ദാത്മകമായ ആവിഷ്കാരമാണ്. ആ ശബ്ദാത്മകമായ ആവിഷ്കാരമല്ല ബോധം, ഈ ശബ്ദാത്മകമായ ആവിഷ്കാരത്തിന് നിമിത്തമായിരിക്കുന്ന ഒന്നാണ്. അത് ആത്മനിഷ്ഠമായതുകൊണ്ട്, സ്വനിഷ്ഠമായതുകൊണ്ട് അതിന് അഹോ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന ഏതെങ്കിലും ഏത് ഭാഷയാണ് ഉപയോഗിക്കുന്നത് ആ ഭാഷയെ ആശ്രയിക്കേണ്ടി വരുന്ന ഒന്നേയുള്ളു. അത് ജാഗ്രത സ്വപ്നങ്ങളിൽ സ്ഫുരിക്കുന്നു, അതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ സുഷുപ്തിയിലാണെങ്കിലോ അവിടെ പറഞ്ഞല്ലോ, ശബ്ദത്തെ പുറപ്പെടുവിക്കുന്ന കാരണം വാഗേന്ദ്രിയം, ശബ്ദത്തെ ശ്രവിക്കുന്ന കാരണം ശ്രവണേന്ദ്രിയം, ഇതൊക്കെ പ്രവർത്തനരഹിതമാണ്. അവിടെ അതിനൊന്നും പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. ഇനി ഈ പ്രവർത്തനം, ശബ്ദത്തെ വാഗേന്ദ്രിയം പ്രവർത്തിപ്പിക്കുന്നു, ശബ്ദത്തെ ശ്രവണേന്ദ്രിയം ഗ്രഹിക്കുന്നു, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം മനസ്സെന്ത് ചെയ്യുന്നു, ഇതിനെ സ്മരിക്കുന്നു. ആനെന്നുള്ള ശബ്ദം ഉച്ചരിച്ചു കേട്ടു, എന്നോട് ഉച്ചരിക്കുന്നില്ല, കേൾക്കുന്നില്ല, പക്ഷെ സ്മരിക്കാൻ കഴിയും. എന്തുകൊണ്ട്? മനസ്സവിടെ നിൽക്കുന്നുണ്ട്, മനസ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ജാഗ്രതയിൽ അഹം പ്രത്യേ സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല, കാരണം സദാ അതിങ്ങനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്മരിക്കാനും കഴിയുന്നില്ല, വിസ്മരിക്കാനും കഴിയുന്നില്ല. സാക്ഷാത് അപരോക്ഷം എന്ന് പറയുന്നതാണ്. ഒരു ജ്ഞാനത്തെ അപരോക്ഷം എന്തുകൊണ്ട് പറയുന്നു? സാറിന് പ്രത്യക്ഷം എന്നുള്ള അർത്ഥത്തിൽ പറയും. പുസ്തകത്തെ കുറിച്ചുള്ള ഞാൻ പ്രത്യക്ഷമാണ് എന്ന് വെച്ചാൽ, ഈ പ്രത്യക്ഷമായിരിക്കില്ല, ജ്ഞാനം വിട്ടുപോകും. കുറച്ച് കഴിയുമ്പോൾ ഞാൻ മേശയിലേക്ക് നോക്കിയാൽ പുസ്തകത്തെ കുറിച്ചുള്ള ഞാൻ അത് വിട്ട് മേശയെക്കുറിച്ച് ഞാൻ നോക്കി, പക്ഷെ പിന്നീട് അതിനെ സ്മരിക്കാൻ കഴിയും. പ്രത്യക്ഷ ജ്ഞാനത്തിനുള്ള ഒരു വിശേഷത അതാണ്. അതിനെ പ്രത്യക്ഷമായി ഗ്രഹിക്കാൻ കഴിയും, പിന്നീട് സ്മരിക്കാനും കഴിയും. അപരോക്ഷത്തിന്റെ വിശേഷത അതല്ല. അതിനങ്ങനെ സ്മരിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ പുസ്തകത്തെ പ്രത്യക്ഷമായി അറിയുന്നതുപോലുള്ള ഒരു അറിവുമില്ല. അതിനെക്കുറിച്ച് ഒന്നേ പറയുക വഴിയെന്താണ്? അത് വിസ്മരിക്കാതെ സ്മരിക്കാതെ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ജാഗ്രത സ്വപ്നങ്ങളിൽ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ അഹംസ്ഫുരണം എന്ന് പറയുന്നത്. അഹന്തയിലേക്ക് മനസ്സ് പോകരുത്, പോയാൽ ഈ പറയുന്ന മനസ്സിലാകത്തില്ല എന്ന് കാരണം പറയുന്നില്ല. അഹംഭാവം അതല്ല. അതിന് സുഷുപ്തിയിൽ എന്ത് സംഭവിക്കുന്നു നമ്മൾ പറയുന്നു. അവിടെ അതുകൊണ്ട് ഇന്ദ്രിയങ്ങളുടെ സഹായത്തോടുകൂടി ആ വാക്കിനെ പുറപ്പെടുവിക്കുന്നു, ശ്രവിക്കുന്നു. മനസ്സിന്റെ സഹായത്തോടുകൂടി അതിനെ സ്മരിക്കുന്നു എന്ന് പറയുന്നു. സുഷുപ്തിയിൽ ഇന്ദ്രിയങ്ങളില്ല, മനസ്സും അവിടെ ഇല്ല. അതുകൊണ്ട് അതിനെ അഹം എന്ന് പറയാനോ അഹം എന്ന് ഗ്രഹിക്കാനോ കഴിയത്തില്ല. ഇനി രണ്ടുമില്ലാതെ അഹം എന്ന് സ്മരിക്കാനും കഴിയത്തില്ല. എന്നാലും അതവിടെയുണ്ട്. അതെങ്ങനെ? അതിനാണ് പറയുന്നത് അപരോക്ഷം. ഗ്രഹിക്കാനും സ്മരിക്കാനും കഴിയാതിരിക്കുക, എന്നാൽ അത് പ്രകാശിച്ചുകൊണ്ടേയിരിക്കുക. ശബ്ദാത്മകമായ ഒരു രൂപം അതിന് കൊടുക്കാൻ കഴിയാതിരിക്കുക. ശബ്ദാത്മകമായ രൂപം അഹം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ അത് ഉണർവായി. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആ ഉണർവ് എന്ന് പറയുന്നത് എന്താണ്? ഈ ശബ്ദാത്മകമായ ഒരു തുടക്കമാണ് ഉണർവിന്റെ. ഞാൻ അറിവ് ശബ്ദാത്മകമാണത്. ഈ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധത്തിനൊരു ശബ്ദരൂപം കൊടുക്കുകയാണ്. സുഷുപ്തിയിൽ ഇതൊന്നുമില്ലാത്തതാണ്. ഈ കർണങ്ങളില്ല, ഈ കർണങ്ങളുടെ കർണമായിരിക്കുന്ന മനസ്സുണ്ട്. പക്ഷെ ആ ബോധം അവിടെ സ്ഫുരിക്കുന്നു. അത് ജാഗ്രതയിലേക്ക് വരുമ്പം മനസ്സ് ഈ കർണം ഇതിനെല്ലാം ആശ്രയിച്ച് ഞാൻ ഞാൻ എന്നുള്ള വ്യവഹാരത്തിന് ആസ്പദമായിരിക്കുന്നു. സുഷുപ്തിയിൽ അത് അത്തരം ഒരു വ്യവഹാരത്തിന് ആസ്പദമല്ലാതെ, എന്നാൽ ബോധരൂപത്തിൽ അതിങ്ങനെ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ബോധത്തിന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ഈ ശബ്ദ രൂപം കൊടുക്കുന്നു. ശബ്ദമായ രൂപം കൊടുക്കുന്നു. ആ ശബ്ദമായ രൂപം കൊടുക്കുന്നതിനാണ് പറയുന്നത് ഞാൻ ഉറങ്ങി എന്ന് പറയുന്നു. അവിടെ ഉറങ്ങി എന്നുള്ളിടത്ത് ഞാനെന്നൊന്ന് കൂട്ടിച്ചേർക്കേണ്ടി വരും. ഉറക്കത്തെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഒരു ചിത്രം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആദ്യം അതിൻ്റെ ഒരു രൂപരേഖ വരയ്ക്കുന്നു അവളുടെ, പിന്നീട് അതിന് വർണ്ണങ്ങൾ കൊടുക്കുന്നു. അതുപോലെ ഈ ശബ്ദരൂപങ്ങളിലെന്താണ്, ഈ ബോധത്തിന് കൊടുക്കുന്ന വർണ്ണങ്ങളാണ്. പക്ഷെ അതിന് മുമ്പുള്ള ഭാവത്തിൽ അതിന് ചിത്രമൊന്നും വിളിക്കാൻ പറ്റത്തില്ല. അച്ഛന് നമുക്ക് ആ ചിത്രമായിട്ട് തന്നെ ആസ്വദിക്കാൻ കഴിയത്തില്ല. എന്നാൽ ചിത്രത്തിൻ്റെ ഒരു എന്തോ ഒന്ന് അവിടെ ഉണ്ട്, അതിൽ നിന്നാണ് ഈ ചിത്രം വ്യക്തമാകുന്നത്. അതുപോലെ ജാഗ്രത സ്വപ്നങ്ങളിൽ വരുന്ന യഹംബോധം, യഹം സ്ഫുരണം, ശബ്ദാത്മകമായ അനുഭവം എന്ന് ചിന്തിച്ചു പോവുക. ഈ ശബ്ദത്തെ വിട്ടിട്ട് അഹത്തെ അനുഭവിക്കാൻ പറ്റുമോ? സങ്കല്പിച്ചു നോക്കുക, ഞാനെന്നോ അഹമെന്നോ അയ്യെന്നോ ഏതെങ്കിലും പറയുന്ന ആ ശബ്ദം, ആ ശബ്ദത്തെ വിട്ടിട്ട് ഇതിനനുഭവിക്കുക സാധ്യമല്ല. പക്ഷേ ശബ്ദത്തെ വിട്ടുകഴിഞ്ഞാൽ എന്താവും? ഇതിനനുഭവിക്കാൻ പറ്റത്തില്ല, പക്ഷേ ഇത് അനുഭവമാകും. ഇവിടെ അനുഭവിക്കുക എന്നുള്ളതൊന്നും സംഭവിക്കത്തില്ല, ഇത് കേവലം അനുഭവമായി നിൽക്കും. അത് മറ്റ് ജ്ഞാനങ്ങളെപ്പോലെ പ്രത്യക്ഷമാകുന്നില്ല, മറ്റ് ജ്ഞാനങ്ങളെപ്പോലെ അത് സ്മൃതിയാകുന്നില്ല, പിന്നെ കേവലമായ അനുഭവം. അതാണ് സുഷുപ്തി. ആ സുഷുപ്തിയിൽ നിൽക്കുന്ന ആ ബോധം, ജാഗ്രതയിൽ ശബ്ദത്തിൻ്റെ സഹായത്തോടുകൂടി നമ്മൾ ഗ്രഹിക്കുന്ന ഈ ബോധം, അതിനാണ് പറയുന്നത് ബ്രഹ്മാസ്മി, ബ്രഹ്മം എന്നുള്ള ശബ്ദം കൊണ്ട് പറയുന്നത്. അത് ആ ബ്രഹ്മം എന്നുള്ള ആ തത്വത്തിൽ എത്തിച്ചേരുന്നതിനുള്ള ഒരു ഉപായമാണ് അഹം ബോധം. ജാഗ്രതത്തിലെ സ്വപ്നത്തിലെ അഹംബോധം അങ്ങോട്ട് എത്തിച്ചേരുന്നതിനുള്ള ഒരു വഴിയാണ്. ആ വഴിയെന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലല്ല. അവരുടെ ഒരാൾക്ക് സഞ്ചരിച്ച് അവിടെ എത്തിച്ചേരാമെന്നല്ല പറയുന്നത്. ഈ അനുഭവത്തെ വിശകലനം ചെയ്യുമ്പോൾ ഈ അനുഭവത്തിൽ നിന്ന് നമുക്ക് മാറ്റാമെന്നുള്ളതിനൊക്കെ മാറ്റിക്കഴിഞ്ഞു ശേഷിക്കുന്നത് എന്നർത്ഥം. അത് ഈ അനുഭവത്തിൽ നിന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇത് മനസ്സിനോട് കൂടി ചേർന്നാണ് ഈ അനുഭവം. അഹം വൃത്തി എന്ന് പറയുന്ന ആ മനസ്സ് അതിനെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞു. മറന്നിട്ടില്ല, ഇപ്പം പറഞ്ഞ എന്താണ്, അതിനെ മാറ്റുമ്പോഴുള്ളതാണ്. കാരണം അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് സംഭവിക്കുന്നത് സഹജമായി സുഷുപ്തിയിൽ. ആ സുഷുപ്തിയിൽ എന്ത് ചെയ്യുന്നു, അവിടെ അഹം എന്ന് പറയുന്ന ഒരു അനുഭവമില്ല. അതുകൊണ്ട് ഈ ചൈതന്യവും മനസ്സും കൂടെ കലരുന്ന ഒരവസ്ഥ അവിടെയില്ല. എന്നാൽ അവിടെ ശേഷിക്കുന്ന ബോധത്തിന് കൊടുക്കുന്ന പേരാണ് അപരോക്ഷം. അപരോക്ഷമായ ബോധം അവിടെ പ്രകാശിക്കുന്നു, അതാണ് ബ്രഹ്മം. അത് ബ്രഹ്മത്തിൻ്റെ ഒരു വിശദീകരണമാണ്. ബ്രഹ്മം, അഹത്ത ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കണം? സ്വയം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്ന ഈ ശബ്ദാത്മകമായ അനുഭവം, അനുഭവത്തിലെ ആ ശബ്ദാത്മകത വിട്ടുകഴിഞ്ഞാൽ ശേഷിക്കുന്ന സ്വയം പ്രകാശം അതാണ്. അതുകൊണ്ടാണ് അതിലൂടെ അഭേദമായ വിശേഷണാദെന്ന് പറഞ്ഞിരിക്കുന്നതാണ്. വെളുത്ത കുതിര എന്ന് പറഞ്ഞാൽ ഒരു സംശയമുണ്ട്, കുതിര വെളുത്തത് തന്നെയാണ്. അവിടെ എന്താ, കുതിരയിൽ നിന്ന് വെളുപ്പിനെ മാറ്റി വയ്ക്കാൻ പറ്റും? അതാരും വിചാരിച്ചാലും കഴിയത്തില്ല. അതുപോലെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഹം ബ്രഹ്മം തന്നെയാണ്, ഒരു സംശയമുണ്ട്. പക്ഷെ അതെങ്ങനെ, കേവലം വെളുത്ത നിറം മാത്രം കുതിര ആകത്തില്ലല്ലോ. കേവലം ഈ അഹമെന്ന് പറയുന്ന അനുഭവം മാത്രം അല്ലല്ലോ ബ്രഹ്മം. അപ്പോൾ അവിടെ അതെങ്ങനെ ബ്രഹ്മത്തിലെത്തിച്ചേരും? ജാഗ്രത സ്വപ്നങ്ങളിലെ ആ ശബ്ദാത്മകമായ അനുഭവത്തിൽ നിന്ന് വിട്ട് കേവലമായ അപരോക്ഷ രൂപത്തിൽ അത് പ്രകാശിക്കുന്നു. അതുവരെ ഇതിനെ ഈ ബ്രഹ്മത്തിൻ്റെ സ്ഫുരണം അഹമഹം ഞാൻ അങ്ങനെ സംഭവിക്കുന്നുള്ളൂ. ഇവിടെ ജാഗ്രത സ്വപ്നങ്ങൾ, അതാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഉദാഹരണം. പ്രകാശത്തോടുകൂടിയേ ആ കണ്ണാടി കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ ബ്രഹ്മത്തെ അറിയുന്നുണ്ട്, പ്രകാശത്തെ അറിയുന്നുണ്ട്, പക്ഷെ കണ്ണാടിയിലൂടെ എന്ന് മാത്രം. അതുപോലെ അഹം എന്ന് പറയുന്ന അശബ്ദാത്മകമായ വൃത്തി, ബോധവൃത്തി, അതിലൂടെ സദാ ഈ ബ്രഹ്മത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അഭേദമായി. പക്ഷെ അതിന് ജീവൻ സംതൃപ്തനല്ല. ആ കേവലമായ ആ അവസ്ഥയിൽ നിന്നും മാറി ഈ അവസ്ഥയിൽ വന്ന് അഹം എന്നുള്ള സ്ഫുരണമുണ്ടായി, ശരീരത്തിനോടും മറ്റും ആ താതാത്മ്യം വന്ന് ജനന മരണം സുഖദുഃഖം ഇതൊക്കെ അനുഭവിക്കുമ്പോൾ ജീവന് സംതൃപ്തിയില്ല. പരമാർത്ഥത്തിൽ അതാ ബ്രഹ്മം തന്നെയാണ്, കേവല ബോധം തന്നെയാണ്, ഇങ്ങനെ ഒരു ആകാരമില്ലാത്തതാണ്. സ്വാനുഭവത്തിൽ ബോധ്യമായ കാര്യമാണ് അഹമെന്നുള്ള അനുഭവം ഇല്ലാതിരിക്കുക, എന്നാൽ താനുണ്ടായിരിക്കുക. ഇത് സർവരുടെ അനുഭവമാണ്, സർവജീവന്റെ അനുഭവമാണ്. ആ അനുഭവത്തിൽ അവന്റെ വിവേകം പ്രവർത്തിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് അഹം ബ്രഹ്മാസ്മി എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത്. പ്രതീജോ ബ്രഹ്മണ വിശേഷണ പറയുന്ന ആ പ്രത്യക് ചൈതന്യം. ഇപ്പൊ അഹോ എന്ന് പറയുമ്പോൾ അതിന് നിസ്സാരമായി തള്ളിക്കളയും, പറഞ്ഞല്ലോ അഹന്ത അല്ല. ആ പ്രത്യക് ചൈതന്യത്തെ ബ്രഹ്മണ ബ്രഹ്മശബ്ദം കൊണ്ട് വിശേഷിപ്പിച്ചിരിക്കുകയാണ്. കേവലം അഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതോ നിസ്സാരമായ തുച്ഛമായ കാര്യമാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലുതാണ്, ബൃഹത്താണ് എന്നെല്ലാം അർത്ഥമുള്ള ബ്രഹ്മശബ്ദം കൊണ്ട് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അഹോ എന്ന് പറയുന്നത് തികച്ചും ആ പ്രത്യേക ചൈതന്യം തന്നെയാണ്. അതിന് ആ പ്രത്യേക ചൈതന്യത്തിനൊന്ന് വിഷയമാകണം. അതിനൊന്ന് സ്വയം വിഷയമാകണം. സ്വയം സ്ഫുരിക്കുന്ന, സ്വയം പ്രകാശിക്കുന്ന ഒന്നിനെങ്ങനെ വിഷയമാകാൻ പറ്റും? അത് വിഷയമാകുന്നതിന് വേണ്ടി അത് സ്വയം സ്വീകരിച്ചെന്ന അഹോ എന്ന് പറയുന്ന ആ ബോധം. ചിലരങ്ങനെ സ്വന്തം ഫോട്ടോ എടുത്തു വെച്ചിട്ട് അത് കണ്ട് രസിച്ചു, ഇത് മഹാകേമമാണ്, വലിയ സൗന്ദര്യമുള്ളതാണെന്നൊക്കെ പറയും. ഒരു രസം, ഒരു വിനോദം. സ്വന്തം ഫോട്ടോ വെച്ച് കാണുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? എന്തെങ്കിലും കഴമ്പുള്ള കാര്യമാണ് തൻ്റെ പടം താൻ തന്നെ കാണുക എന്ന് പറയുന്നത്. അതുപോലെ ഒരു കഴമ്പില്ലാത്ത കാര്യമാണ് ഈ അഹംസ്ഫുരണം. അത് തന്നെ സ്വയം പ്രകാശിപ്പിക്കുകയാണ്. ഇങ്ങനെ ശബ്ദാത്മകമായ ഒരു രൂപത്തിൽ സ്വീകരിച്ചു, ഒരു കഴമ്പില്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. ആ ഭാവത്തിൽ വേണ്ട, അഹംസ്ഫുരണ രൂപത്തിൽ വേണ്ട, പിന്നെയോ അഹംസ്ഫുരണത്തെയും നിഷേധിക്കുന്ന ബ്രഹ്മഭാവം മതി. അപരോക്ഷ ഭാവത്തിലിരുന്നാൽ മതി, അഹംഭാവത്തിലേക്ക് വരണ്ട എന്ന് പറയുന്നത് കൊണ്ടാണ് അഹം ബ്രഹ്മാസ്മീതി വിശേഷണ. അന്യശ്ചിത് വിധ്യ സ്യാദയം അസം വിധി വാ വിശേഷ്യത അനതു അഹം അസ്മീതി. വ്യക്തമാകും ഇവിടെ അഹം ബ്രഹ്മ എന്ന് പറയുന്നു. അഹം രാമഹ എന്ന് പറയുമ്പോൾ കഥ മാറിപ്പോകുന്നു, കൂടുതൽ ബഹിർമുഖമായി പോകുന്നു. അഹം കൃഷ്ണ, അഹം യുവ, അഹം യുവതി, അഹം വൃദ്ധ, അഹം ബാല, ഏതിനോടെയാണോ ഈ അഹം ശബ്ദം ചേർത്ത് പറയുക. പക്ഷെ അവിടെ എല്ലാം കഥ മാറിപ്പോകുന്നു. എന്താണ് അവിടെ ഒരു അന്യത്വം വരുന്നു, അഹത്തിൽ നിന്ന് ഒരു അന്യത്വം. അത് ഈ ശരീരം, അതിലെന്താ അനുഭവം? ഈ ശരീരത്തെ വിഷയമാക്കുന്ന ഒരഹംബോധം ഒന്നാണ്. തികച്ചും അഹത്തിൽ നിന്ന് അന്യമായിട്ടാണ് ഈ ശരീരത്തെ കാണുന്നത്. അഹത്തിൽ നിന്ന് അന്യമായിട്ടാണ് യുവത്വം വൃദ്ധത്വം എല്ലാം കാണുന്നത്. അഹത്തിൽ നിന്ന് അന്യമായിട്ടാണ് സ്ത്രീത്വം പുരുഷത്വം ഒക്കെ അനുഭവിക്കുന്നത്. കാരണം സ്ത്രീയായാലും പുരുഷനായാലും വൃദ്ധനായാലും യുവാവായാലും അവിടെയെല്ലാം അഹത്തിന് മാറ്റമില്ല. ഈ ഭാവങ്ങൾക്ക്, ഭാവാന്തരങ്ങൾക്കാണ് മാറ്റം വരുന്നത്. അഹം മാറാതെ തന്നെ ഈ ഭാവാന്തരങ്ങളെ കാണിച്ചു തരുന്നു. അപ്പോൾ എങ്ങനെ സംതൃപ്തി ഉണ്ടാവും? അതിലൂടെ പിന്നീട് സുഖദുഃഖങ്ങളിലേക്ക് കടക്കുന്നു. അപ്പോൾ അവിടെ ഒരു അന്യത്വ ബോധം വരും. അഹം എന്നുള്ളത് ശരീരത്തോടുകൂടി ചേർത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ അഹത്തിൽ നിന്ന് വേറിട്ട ഒന്നും. അതുകൊണ്ടാണ് പറയുന്നത്, ആരും പറയാറില്ല അഹം ശരീരം എന്നാരും പറയാറില്ല, മറിച്ച് മമ ശരീരം എന്നാണ് പറയുന്നത്. എന്റെ ശരീരം, ഞാൻ ശരീരം എന്ന് പറയാറുണ്ടോ? അങ്ങനെ പറയാറില്ല. അങ്ങനെ ഒരു വ്യവഹാരമില്ല. നമ്മളിങ്ങനെ തത്വചിന്തയിലൂടെയൊക്കെ ചിന്തിച്ച് തന്നിട്ട് പറയും ആ ശരീരത്തിൽ അഹം ബുദ്ധി വന്നു അതുകൊണ്ട് അതാണ് അഹം എന്ന് പറയുന്നതെന്നൊക്കെ പറയും. പക്ഷെ വ്യവഹാരത്തിൽ അങ്ങനെയല്ല. മമ ശരീരം, അപ്പൊ ശരീരത്തെ അഹത്തിൽ നിന്ന് വേർതിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു പരസ്പര ഭേദം വരുന്നു. അതുകൊണ്ട് അഹം അന്യമായ ഒന്നാണ് തന്നിൽ നിന്നും പറയാം. ഈ ശരീരം അഹത്തിൽ നിന്ന് അന്യമാണെങ്കിൽ ശരീരത്തിൽ നിന്ന് അന്യമാണ് അഹം. അഹത്തിലൊരു അന്യത്വ ബോധം വരുന്നു. ഇവിടെ പറയുന്ന അഹം ബ്രഹ്മ അതെന്താണ്? അഹം ബ്രഹ്മ എന്ന് പറയുമ്പോൾ പിന്നെ അതിൽ അന്യത്വ ബോധം വരത്തില്ല. ബ്രഹ്മം ഏറ്റവും ബൃഹത്, ഏറ്റവും വലുത്, സർവവും സർവാത്മകമായിരിക്കുന്നത്, അതിനെ എന്തിൽ നിന്ന് അന്യമാക്കാൻ കഴിയും? ശരീരത്തിൽ നിന്ന് അന്യമാക്കാൻ കഴിയും? സർവാത്മകമായിരിക്കുന്നത് അസർവവുമായിരിക്കും. അടുത്ത് ഭാഷകാരനെ കുറിച്ച് വ്യക്തമായും പറയും. അതുകൊണ്ട് അത് അന്യമായ ഒന്നല്ല, വേദ്യമായ അന്യമായ ഒന്നല്ല ഈ അഹം എന്ന് പറയുന്നത്. വേറെ തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാം തള്ളിക്കളഞ്ഞ് എന്റെ ശരീരം, ഞാൻ വേറെ, ഇതെന്റെ ശരീരമാണ്, എന്റെ ബുദ്ധിയാണ്, എന്റെ മനസ്സാണ്, പിന്നെ അതിനോട് ചേർന്ന് എന്റെ സമ്പത്താണ് എന്നിങ്ങനെ പോകുന്ന അതിനന്യമാകുന്നു അന്യത്വത്തെ. അല്ല അഹം ശബ്ദം കൊണ്ട് ഗ്രഹിക്കേണ്ടത്. അങ്ങനെ നമ്മളിപ്പോൾ ഗ്രഹിക്കുന്നുണ്ട് അതിന് അന്യത്വത്തെ. ഞാനെന്ന് പറഞ്ഞാലും എനിക്ക് തന്നെ അന്യനായിരിക്കുന്ന ഞാൻ, അങ്ങനെ ഒരു അന്യത്വം അതി വരാൻ പാടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരിക്കലും ഞാനെന്ന് പറയാൻ കഴിയത്തില്ലായിരുന്നു. വിനയോ അയം അസോ ദാ ഇത് എന്ന് പറയേണ്ടി വന്ന ഈ ശരീരം ഉൾപ്പെടെയുള്ള വസ്തുക്കളെ കണ്ടിട്ട് പറയാറുണ്ടല്ലോ, ഇത് ഈ ഇത് ചൂണ്ടിക്കാണിച്ചു പറയും. അങ്ങനെ ഇതിൽ നിന്നെല്ലാം അന്യമായിട്ട് അഹത്തിനെ കാണുന്നുണ്ടെങ്കിലും ശരീരാദികളിൽ നിന്നും അതിന് ഇതെന്ന് പറയാൻ കഴിയുന്നില്ല. ഈ ശരീരത്തെ മറ്റും പറയുന്നത് പോലെ ഈ ശരീരം, അതാണ് അയം അസോ ഈ ശരീരം. അങ്ങനെ അഹത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല. അഹത്തിനെ സംബന്ധിച്ച് ഒരൊറ്റ വ്യപദേശം, അതായത് ഒരൊറ്റ ശബ്ദപ്രയോഗം മാത്രം. മുമ്പിലിരിക്കുന്ന വസ്തുവിനെ കുറിച്ച് പലതും പറയാം, ഇത് ഇത് പുസ്തകം, ഇത് പലതും ചേർന്ന് പറയാം. പക്ഷെ അഹത്തിന് മറ്റൊന്ന് പറയാൻ വയ്യ, അതഹം തന്നെ. നത്വഹം അസ്മീതി, അഹത്തെ നിഷേധിക്കാൻ ആർക്കും സാധ്യമല്ല. ആരെങ്കിലും നിഷേധിച്ചിട്ടുണ്ടോ? നാഹം എന്ന് പറയാൻ കഴിയുമോ? ഞാനല്ല എന്ന് പറയാൻ കഴിയുമോ? അല്ലെങ്കിൽ അഹത്തിൻ്റെതാ ഇത് എന്ന് അഹത്തിന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും? ശരീരത്തെ കാണിക്കുന്നത് പോലും. എന്തുകൊണ്ട് അഹം ബ്രഹ്മാസ്മി? അത് ബ്രഹ്മമായതുകൊണ്ടാണ് അതിനെ നിരാകരിക്കാൻ കഴിയാത്തത്. അഹം ബോധസ്ഫുരണം ബ്രഹ്മസ്ഫുരണം തന്നെയാണ്. അതുകൊണ്ടതിനെ ഒരിക്കലും തനിക്ക് അന്യമാക്കാൻ കഴിയത്തില്ല. അഹംസ്മരണം ദോഷമുള്ളതല്ല, അങ്ങനെ ധരിക്കരുത്. അഹന്തദോഷമുള്ളതാണ്. എന്തുകൊണ്ട്? അതിൻ്റെ പിന്നിൽ ഭാവനകളുണ്ട്, കൽപ്പനകളുണ്ട്, ചിന്തകളുണ്ട്. അഹത്തിൻ്റെ പിന്നിൽ അങ്ങനെ യാതൊന്നുമില്ല. അതിങ്ങനെ സദാ സ്ഫുരിച്ചുകൊണ്ടേയിരിക്കുന്നു. തനിക്കതിന് ചെയ്യാനൊന്നുമില്ല, തനിക്കതിലൊന്നും അതിൻ്റെ ആ പ്രവർത്തനത്തിൽ തനിക്ക് കൈകടത്താൻ പറ്റത്തില്ല. പക്ഷെ അഹന്തയിൽ അങ്ങനെയല്ല. ഞാൻ കേമനാണെന്ന് വന്നു കഴിഞ്ഞാൽ അഹന്തയെ തനിക്ക് നശിപ്പിക്കാൻ വിവേകം കൊണ്ട് നീ അതല്ല എന്ന് പഠിപ്പിച്ചാൽ മതി. പക്ഷെ അഹത്തിനെ അഹമല്ല എന്ന് പഠിപ്പിക്കാൻ പറ്റൂ? അഹത്തിനെ ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ? അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് അന്യസ്യ ദ്വൈത്യഹസ്യാദയമ അസോ ഇതിവ വിശേഷ്യത നത്വഹമസ്മീതി അഹമസ്മീതി വിശേഷണ സദാസമയം ഇത് തന്നെ പറയേണ്ടി വരുന്നു. അഹമഹം പകരം വയ്ക്കാൻ വേറെ ഏതൊന്നുമില്ല. എന്നാലോചിച്ച് പോയി, ലോകത്തിൽ ഏതിനും പകരം വയ്ക്കാം, എന്തെങ്കിലും ഒന്ന് പകരം വയ്ക്കാൻ വേണം. പകരം കിട്ടാത്ത ഒരേ ഒരു സാധനം അഹം ത്വം, നീ അല്ലെങ്കിൽ വേറൊരുവൻ പറയാൻ പറ്റും. ത്വമ്മിന് പകരം വയ്ക്കാനുണ്ട്, അഹമിനോ ഇല്ല. അഹമിന് പകരം വയ്ക്കണമെങ്കിൽ എന്ത് പറയേണ്ടി വരും? നത്വഹമസ്മി അഹം നാസ്മി എന്ന് പറയേണ്ടി വരും. അതൊരിക്കലും വ്യാഘാതമായി. ഞാനില്ല എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടത് പറയാൻ കഴിയുന്നില്ല? അത് സ്വയം പ്രകാശിക്കുന്നുണ്ട്, സാക്ഷാത് അപരോക്ഷമായ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് അഹം എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ട ഒരു കാര്യമില്ല. അത് ബ്രഹ്മം തന്നെയാണ് അങ്ങനെ സ്ഫുരിക്കുന്നത്. അതിന് ഇത്രയും വ്യത്യാസമാണ്. സുഷുതിയിലെ ബ്രഹ്മം അത് അഹമെന്നുള്ള ഒരു ആകാരത്തിലൊരു ശബ്ദാത്മകമായ ഒരു രൂപത്തെ പ്രാപിച്ച് പ്രകാശിക്കുന്നില്ല. പക്ഷേ അഹം അവിടെ പ്രകാശിക്കുന്നുണ്ട്. എങ്ങനെ? കേവലമായ ബോധരൂപത്തിൽ. അതുകൊണ്ടാണ് അതിനെ നിഷേധിക്കാൻ കഴിയാത്ത. ജാഗ്രതയിലേക്ക് വരുമ്പോൾ ആ ബോധത്തെ സ്വീകരിക്കാൻ വേണ്ടി അഹം ഇവിടെ കാത്തിരിക്കുകയാണ്. ഈ ജാഗ്രത അതെന്ത് ചെയ്യുന്നു? അത് ആ ബോധത്തെ സ്വീകരിക്കുന്നു. ആ ജാഗ്രതത്തിന്റെ ബോധസ്വീകരണം, അതിനാണ് നമ്മൾ അഹം അനുഭവം എന്ന് പറയുന്നത്. സുഷുപ്തിയിലെ അഹത്തിന്റെ ത്യാഗം അത് തന്നെയാണ് സുഷുപ്തി. രണ്ടും തമ്മിലെ വ്യത്യാസം. അതുകൊണ്ട് അഹം അസ്മീതി വിശേഷണ ആത്മാനമേവ അവേ ഇതി ച അവധാരണ നിശ്ചിതം ആത്മേവ ബ്രഹ്മേത്യ അവഗമ്യതേ. അതുകൊണ്ട് അഹം ആത്മാ ബ്രഹ്മ എന്നെല്ലാം പറയുന്നിടത്ത് ഒരേ ഒരു താല്പര്യത്തെ തന്നെ ഗ്രഹിക്കുന്നു. അഹം സ്വയം ബ്രഹ്മം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ അഹത്തിന് ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ സാധ്യമല്ല എന്ന് പറയുന്നത്. ബ്രഹ്മമായിരിക്കുന്നത് എങ്ങനെ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കും? സ്വയം സാക്ഷാത്കാര രൂപമായിരിക്കുന്നത് ഇനി എങ്ങനെ തന്നെ സാക്ഷാത്കരിക്കുന്നു? അതെങ്ങനെ സാധിക്കും? തന്റെ സ്വരൂപം തന്നെ സാക്ഷാത്കാരമാണെങ്കിൽ പിന്നെ അതിനെങ്ങനെയാണ് സാക്ഷാത്കരിക്കുന്നത്? സ്വയം തന്നെ അറിവായിരിക്കുകയാണെങ്കിൽ പിന്നെ അതിനെങ്ങനെ അറിയാൻ കഴിയും? അതിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. സ്വയം തന്നെ ഇത് വെളിച്ചം പ്രകാശിച്ചിരിക്കുന്നുണ്ട്, അതിനെ പ്രകാശിപ്പിക്കാൻ കഴിയുന്നില്ല. അതതിൻ്റെ സ്വഭാവമാണ്. ദോഷമല്ല, അതിൻ്റെ മേന്മയാണ്, വെളിച്ചത്തിൻ്റെ സവിശേഷതയാണ്. അതുപോലെ ഇവിടെ അഹവും ബ്രഹ്മം തന്നെയാണ്. അത് തന്നെയാണ് ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത്. ജാഗ്രത സ്വപ്നങ്ങളിൽ സുഷുപ്തിയിൽ കേവലമായി പ്രകാശിക്കുന്നത്. ജാഗ്രത്തിൽ ആ സുഷുപ്തിയിലെ പ്രകാശത്തെക്കുറിച്ച് ഓർക്കണമെങ്കിൽ ഈ ജാഗ്രത്തിൽ അഹത്തിന്റെ സഹായം വേണം. എന്നാൽ സുഷുപ്തിയിൽ കേവലമായിരിക്കുന്ന ആ ജ്ഞാനപ്രകാശത്തെ ജാഗ്രത സ്മരിക്കാൻ കഴിയും, അതിനെക്കുറിച്ച് വിവരിക്കാൻ കഴിയും. അവിടെ സ്വീകരിക്കുന്ന ആ ജ്ഞാനം എന്ന് പറയുന്നത് ജാഗ്രതയിലെ ജ്ഞാനാണ്. അത് പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു. അത്രയും സുഷുതിയിലാജ്ഞാൻ എന്ന് വെച്ചാൽ ജ്ഞാനെന്നുള്ള ആകാര ശൂന്യമായ ജ്ഞാനം. ജാഗ്രതത്തിൽ ഒരു പുതു വസ്ത്രം ധരിപ്പിച്ചാണ് ജ്ഞാനെന്നുള്ള ശബ്ദാത്മകമായ രൂപത്തിൽ വ്യവഹരിക്കുന്നത്. ആളിന് മാറ്റമൊന്നുമില്ല. എന്താ ഒരാൾ ഷർട്ടിട്ടാലും ഷർട്ടിടാതെ തന്നെ ഉണ്ടായിപ്പോകും, ഇല്ലല്ലോ. വ്യക്തി ഒന്ന് തന്നെയാണ്. ആ ഷർട്ടിടുമ്പോൾ അതിന് വേറൊരു ഭംഗിയുണ്ട്, വേറെ ചില ഗുണങ്ങളുണ്ട്. അതുപോലെ അഹംബോധം, ശബ്ദാത്മകമായ ബോധം ആ സുഷുപ്ത സൗഷുപ്ത ജ്ഞാനത്തെ പ്രകാശിക്കുമ്പോൾ അതിന് ജാഗ്രത സ്വപ്നങ്ങളെന്ന് വിളിക്കുന്നു. അതുകൊണ്ട് അവിടെ അഹവും ബ്രഹ്മവും രണ്ടാകുന്നില്ല. നമ്മൾ സാധനം ധരിക്കുന്നത് പോലെ അഹവും എന്ന് പറയുന്നതിനെ പൂർണ്ണമായും നശിപ്പിച്ചിട്ട് ഒരു ബ്രഹ്മം അങ്ങനെ ഉദയം ചെയ്യുന്നില്ല. അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജ്ഞാനിയും ഈ തത്വത്തെ ഗ്രഹിക്കുന്നവനും അഹം എന്ന് വ്യവഹരിക്കുന്നു. കാരണം ഇവിടെ അങ്ങനെ നശിപ്പിക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇത് ബ്രഹ്മമാണെങ്കിൽ, ഇത് പരമാർത്ഥമാണെങ്കിൽ അത് ഇങ്ങനെ ഒരു ശബ്ദരൂപത്തെ സ്വീകരിച്ച് പ്രകാശിച്ചോട്ടെ. അതിനോട് എന്തിനാ വിരോധം വയ്ക്കുന്നത്? അഹത്തിനോട് എന്തിനാ വിരോധം വയ്ക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ലോകമര്യാദ, അഹന്തയെ കളയണമെന്ന് പറയുന്നു. അവിടെ അഹന്ത വേറെയാണ്, അഹം സ്ഫുരണമല്ല. വ്യക്തമായും മനസ്സിലാക്കുന്നു. പിന്നെ ചിലടത്ത് പറയുന്നതാണ് അഹം ഇങ്ങനെ വിലയിച്ച് കേവലം ബ്രഹ്മമായി പ്രകാശിക്കും എന്ന് പറയും. അത് ശരിയാ. അഹം ഇങ്ങനെ വിലയിച്ച് എന്ന് വെച്ചാൽ അത് പോയി കേവലം ബ്രഹ്മമായി പ്രകാശിക്കുന്നു. അതുതന്നെയാണ് സുഷുപ്തി. അവിടെ അഹം സ്ഫുരണശൂന്യമായി സച്ചിദാനന്ദം പ്രകാശിക്കുന്നു. സച്ചിദാനന്ദ രൂപത്തിനത് പ്രകാശിക്കുന്നു. അതുകൊണ്ട് ഈ അഹം ബ്രഹ്മ എന്ന് പറയുന്ന രണ്ട് ശബ്ദങ്ങൾ ചേർത്ത് വരുന്നത് പലപ്പോഴും ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ടാണ് അതിനെ വിശദീകരിച്ചത്. ആത്മൈവ ബ്രഹ്മ. ഇതുകൊണ്ടാണ് ബോധ്യം വരുന്നത്. എന്താണോ യഹം എന്ന് സ്ഫുരിക്കുന്ന ആ ആത്മാവ്, അതിന് ആത്മാവെന്നും പറയാം. അഹം ആത്മാ രണ്ട് പര്യായ പദങ്ങളാണ്. അത് തന്നെയാണ് ബ്രഹ്മ. ഇപ്പൊ ശ്രുതി നമ്മളെ ബോധിപ്പിക്കുന്ന ബ്രഹ്മം നമുക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു ബ്രഹ്മത്തെയാണ്. ഇനി എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ പോയി സാക്ഷാത്കരിക്കേണ്ട ഒരു ബ്രഹ്മത്തെയല്ല ശ്രുതി പറയുന്നു. ശ്രുതി ബ്രഹ്മം എന്ന് പറയുന്നത് ഈ അഹത്തെ തന്നെയാണ്. ഈ സദാ സ്ഫുരിക്കുന്ന ഈ അഹംബോധത്തിലൂടെ അഹോ എന്ന് പറയുന്ന ശബ്ദാത്മകമായ ആ ബോധത്തിലൂടെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം തന്നെയാണ്. ബോധമൊന്നും പറയാം. ബോധത്തിന്റെ ചൈതന്യം എന്ന് പറഞ്ഞാൽ ബോധം തന്നെ. മനസ്സിലാക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയുന്നു എന്നേ ഉള്ളൂ. തഥാച സതി ഉപപന്നോ ബ്രഹ്മവിദ്യ വ്യക്തേശു. അതുകൊണ്ടാണ് ബ്രഹ്മവിദ്യ എന്ന് ഇതിനെ പറയുന്നത്. തന്നെ കുറിച്ചുള്ള വിദ്യ, തന്റെ സ്വരൂപത്തെ പ്രകാശിപ്പിക്കുന്ന വിദ്യ, ആത്മാവിനെ കുറിച്ചുള്ള വിദ്യ. അല്ലാതെ അത് ഏതെങ്കിലും സംസാരിയായ ഒരു ജീവനെ കുറിച്ചല്ല പറയുന്നു പറഞ്ഞു. ആ വിദ്യ സ്വസ്വരൂപത്തെ തന്നെയാണ് പ്രകാശിപ്പിക്കുന്നത്. നാന്യഥ സംസാരി വിദ്യ ഹി അന്യഥാസ്യ. അതുകൊണ്ട് ഈ അഹത്തെ ബ്രഹ്മമായിട്ടെടുത്തില്ലെങ്കിൽ എന്തു പറ്റും? അഹം എന്ന് പറയുന്നത് ജീവനാകും. അത് ഏതായിട്ടെടുക്കണമെന്ന് നിങ്ങൾ സ്വീകരിച്ചോളൂ. ഒന്നിൽ നിങ്ങൾക്ക് ഈ അഹത്തെ ബ്രഹ്മമായിട്ടെടുക്കാം, അല്ലെങ്കിൽ അഹത്തെ ജീവനായിട്ടെടുക്കാം. അഹത്തെ ജീവനായിട്ടെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് ജീവവിദ്യ എന്ന് പറയുന്നു. സംസാരി വിദ്യ ഈ അന്യഥാസ്യ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സംസാരി വിദ്യ ആവും. മറിച്ചതെന്താണ്? ബ്രഹ്മവിദ്യയാണ്. അത് ബ്രഹ്മവിദ്യ ആണെന്ന് ഗ്രഹിക്കണമെങ്കിൽ അഹത്തെ ബ്രഹ്മമായി തന്നെ ഗ്രഹിക്കും. അഹം ബ്രഹ്മം തന്നെയാണ്. അവിടെ എന്തെങ്കിലും കൂടിച്ചേർന്നോ എന്തെങ്കിലും മാറുന്നോ അതിനെക്കുറിച്ച് ചിന്തിച്ച് വേവലാതിപ്പെടേണ്ട കാര്യമില്ല. എല്ലാ വേവലാതികളും അവസാനിക്കും എന്താണ്? അതിനെ ബ്രഹ്മമായിട്ട് അറിഞ്ഞാൽ, സാക്ഷാത് അപരോക്ഷമായി അതിനറിഞ്ഞു കഴിഞ്ഞാൽ, അതാണ് അറിയേണ്ട ശരിയായിട്ടുള്ള വഴി. ബാക്കിയുള്ളതൊന്നും ശരിയായ വഴികളല്ല അറിയുന്നത്. അറിയുന്നുണ്ടായിരിക്കും, പക്ഷെ ശരിയായ വഴിയിലൂടെ അല്ല അറിയുന്നത്. ഇവിടെ ശരിയായ വഴിയെ പറയുകയാണ്. അന്യഥ സംസാരി വിദ്യാഹി അന്യഥാസ്യ എന്നുവെച്ച ബ്രഹ്മത്വ അബ്രഹ്മത്വ ഏകസ്യ ഉപന്നെ എന്ന് പറയുന്നത്, നിങ്ങൾ പറയുന്നു ഈ അഹം വേറെയാണ്, ബ്രഹ്മം വേറെയാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴങ്ങനെയൊന്നും പിടിച്ചാൽ കിട്ടുന്ന ഒരു സാധനമല്ല അത്. ഇതിൻ്റെയൊക്കെ അപ്പുറമുള്ള ഒരു കാര്യമാണ് എന്ന് പറയുമ്പോൾ, താൻ തന്നിൽ തന്നെ അഹം എന്ന് പറയുന്നൊരു അബ്രഹ്മത്വത്തെയും ബ്രഹ്മം എന്ന് പറയുന്ന ഒരു ബ്രഹ്മത്വത്തെയും സ്ഥാപിക്കുകയാണ്. അത് അസംബന്ധമാണ്. ഇവിടെ താൻ ഏകമാണ്, അദ്വയമാണ്. അവിടെ ബ്രഹ്മത്വം അബ്രഹ്മത്വം വരത്തില്ല, ഏകത്വം മാത്രമേ വരത്തുള്ളൂ, അഭേദത്വം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ട് അഹം എന്ന് പറയുന്നതിന് രണ്ടായി വേർതിരിക്കരുത്. എന്താണ്? ഇത് ബ്രഹ്മമാണ്, മറ്റത് അബ്രഹ്മമാണ്. അഹം എന്ന് പറഞ്ഞുകൊണ്ട് അത് അബ്രഹ്മമായി പോയി, അങ്ങനെ കരുതാൻ പാടില്ല. ബ്രഹ്മത്തെ ബ്രഹ്മമെന്നും ഉപദേശിക്കാം, പറയാം. ബ്രഹ്മത്തെ അഹമെന്നും പറയാം. രണ്ടിലൂടെയും ബോധിപ്പിക്കുന്ന ഒന്നിനെ തന്നെയാണ്. ശബ്ദത്തിനുള്ള പ്രാധാന്യം, അബ്രഹ്മത്വം എന്ന് പറയുന്ന ഒരു ശബ്ദം, ബ്രഹ്മത്വം പറയുന്ന വേറൊരു ശബ്ദം, ഈ രണ്ട് ശബ്ദത്തിനുള്ള കൂടെ പ്രാധാന്യം. ഇവിടെ പ്രാധാന്യം ഏതിനാണ്? തത്വത്തിനാണ്. ഏതൊരു തത്വമാണോ സദാ ഇങ്ങനെ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത്, ആ തത്വത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് ബ്രഹ്മത്വം അബ്രഹ്മത്വം എന്ന് പറഞ്ഞ് ഈ അഹം ബോധത്തെ രണ്ടായി തിരിക്കാൻ പാടില്ല. ഇതിൽ അബ്രഹ്മത്വമില്ല, ബ്രഹ്മസ്ഫുരണം തന്നെയാണ്. അതിൽ കൂടുതലായ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അതിനൊരു ശബ്ദാത്മകമായ രൂപം വരും. സുഷുതിയിൽ അത് വരുന്നില്ല. അതുകൊണ്ടാണ് പറയുന്നത് ജാഗ്രത് സ്വപ്ന സുഷുതികളിലെല്ലാം ഏകനായ തുര്യൻ പ്രകാശിക്കുന്നു. ഈ മൂന്നിനും മൂന്ന് ഭാവങ്ങളെ കാണുന്നവൻ, ഒരാൾ പറയുന്ന ജാഗ്രതത്തിൽ ഞാൻ അഹന്തയെ കാണുന്നു, സ്വപ്നത്തിൽ മറ്റൊരു തരത്തിലുള്ള അഹന്തയാണ്, സുഷുതിയിൽ ഒന്നും അറിയാതെ അജ്ഞാനത്തെ കാണുന്നു എന്ന് പറയുന്നവനെ സംബന്ധിച്ചിടത്തോളം, ഈ മൂന്നവസ്ഥയിലും മൂന്ന് അനുഭവിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം പറയുന്നു, ഈ മൂന്നിൽ നിന്നും വ്യത്യസ്തനായ നാലാമൻ, അവനാണ് ഈ മൂന്നിൽ ഇരിക്കുന്നത്. മൂന്നിലിരിക്കുന്ന ഒരുവനായി കണ്ടുകഴിഞ്ഞാൽ മൂന്നിനെയും മൂന്നായി കാണുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് നാലാമനാണ്. അതുകൊണ്ട് അതിന് തുര്യൻ എന്നൊരു പേരും കൊടുത്തു. അതാണ് ജാഗ്രത സ്വപ്ന സുഷുതികളിൽ സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് പറയുന്നത്. എന്നുവെച്ചാൽ ബ്രഹ്മത്വ അബ്രഹ്മത്വേ ഹി ഏകസ്യ ഉപന്നെ, ഇവിടെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ബ്രഹ്മമെന്ന് അബ്രഹ്മമെന്ന് എന്ന് രണ്ടായി വിശദീകരിക്കാൻ പറ്റത്തില്ല. ഇതിന് വേറെ രീതിയിൽ സാങ്കേതികമായി പറയും. ശങ്കരാചാര്യരുടെ മുമ്പ് ജീവിച്ചിരുന്ന ചിലതൊക്കെ പറയുന്നു, ഇതിന് ഭേദഭേദമാകുന്നു, അതിൻ്റെ ഒരു സൂചനയിലൂടെ പറയുന്നു. ഇങ്ങനെ പറയുന്നതാണ് ശരിയാണ്. ഇതെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അഹമെന്ന് സ്ഫുരിക്കുന്നത് കൊണ്ടും അഹം എന്നുള്ളൊരു അനുഭവം ഉണ്ടാകുന്നു. നമ്മൾ സാധാരണ തെറ്റിദ്ധരിച്ചാണെങ്കിലും അതിന് അഹന്ത അഹന്ത എന്നൊക്കെ പറയുന്നത് കൊണ്ടും ഇത് മലിനമായ ഒന്നാണ്. അത് ആ ബ്രഹ്മത്തിൽ നിന്ന് വേറിട്ട ഒന്നാണ് ഈ അഹം എന്ന് പറയും. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന തത്വചിന്തയൊക്കെ വെച്ച് ചിന്തിച്ചു നോക്കുമ്പോൾ എന്താണ്, അത് ആ ബ്രഹ്മം തന്നെ എന്നും പറയാം. ഭേദ അഭേദം രണ്ടിനെയും സമർത്ഥിക്കും. അഹം എന്നുള്ള ശബ്ദാത്മകമായ രൂപമുള്ളത് കൊണ്ട് ഇത് ആ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ്. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന തത്വം അനുസരിച്ച് അത് ബ്രഹ്മം തന്നെ സ്ഫുരിക്കുന്നുണ്ട്, അത് ബ്രഹ്മമാണ്, ഭേദാഭേദം. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ എടുക്കാം എന്താണോ അതിൻ്റെ ആ ശുദ്ധമായ രൂപത്തിൽ ഇത് അഭേദമായ ബ്രഹ്മമാണ്. അതിൻ്റെ മലിനമായ രൂപത്തിൽ ഇത് അഹന്ത ത്യാജ്യമായ ഒന്നാണ്. ഇങ്ങനെയൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ, ഭേദാഭേദം പറയുന്നു, അതും ശരിയല്ല. എന്നുവെച്ചാൽ ബ്രഹ്മത്വ അബ്രഹ്മത്വ ഏകസ്യുപന്നേ, ഇവിടെ വസ്തു ഒന്നേ ഉള്ളൂ. അദ്വൈതം പറയുന്നതാണ് അദ്വയം, ഇവിടെ രണ്ടായി ഒന്നിനെയും വേർതിരിക്കാൻ വയ്യ. ഇത് ബ്രഹ്മമാണ്, ഇത് പ്രപഞ്ചമാണ്, ഇത് ആത്മാവാണ്, ഇത് അഹന്തയാണ്, ഇങ്ങനെയൊന്നും വേർതിരിക്കാൻ പറ്റില്ല എന്നാണ്. നിങ്ങൾ എന്തിനെ കുറിച്ചാണ്, നിങ്ങൾക്ക് ആവശ്യം എന്താണ്, ജ്ഞാനമാണോ അജ്ഞാനമാണോ ആണ് ചോദ്യം. നിങ്ങൾക്ക് അജ്ഞാനത്തിലൊരു ദുരാഗ്രഹമുണ്ട്, അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ശരി, ഇങ്ങനെയൊക്കെ വേർതിരിക്കാം. ഇത് അഹന്തം, ഇത് ആത്മാവ്, ഇത് ബ്രഹ്മം, ഇത് പ്രപഞ്ചം അല്ല. ഇതിൻ്റെയൊക്കെ താല്പര്യം എന്താണോ തത്വഗ്രഹണം, തത്വജ്ഞാനമാണെങ്കിൽ പിന്നെ ഇവിടെ രണ്ടായിട്ട് വേർതിരിക്കാൻ പറ്റില്ല. അദ്വൈതത്തിൽ പിന്നെ രണ്ടില്ല. അതാണ് പരമാർത്ഥ തമപ്രകാശ ഇവ ഭാനൂർ വിരുദ്ധത്വ. ഒരാത്മാവ് അതിലൊരഹന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താണ്? തമസും പ്രകാശവും എന്ന് പറയുന്ന പോലെയാണ് ഭാനുവിൽ സൂര്യനിൽ സാക്ഷാത് അപരോക്ഷമായിരിക്കുന്ന ആ ബ്രഹ്മവസ്തുവിൽ ഇരുള് എന്ന് പറയുന്ന പോലെയാണ്. അതങ്ങനെ സംഭവിക്കും. പരമാർത്ഥത തമപ്രകാശ യുവ ഭാനോർ വിരുദ്ധ, അത് പരസ്പര വിരുദ്ധമായ കാര്യമാണ്. ഒരിക്കലും അങ്ങനെ പരസ്പര വിരുദ്ധമായ ഒരു സംഗതി ഏകത്തിൽ പറയാൻ പറ്റത്തില്ല. ഈ നാനാത്വത്തെ കണ്ടുകൊണ്ട് ഇവിടെ വിരുദ്ധമായ പല കാര്യങ്ങളും പറയും. അതേ ന്യായവും അതേ യുക്തിയും തന്നെ ഇവിടെ കൊണ്ടൊന്ന് പ്രയോഗിക്കരുത്. അഹം ബ്രഹ്മ എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അതിലേതെങ്കിലും തരത്തിലൊരു ഭേദത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ ബ്രഹ്മത്തിൽ നിന്ന് അഹത്തെ വേർപെടുത്തുകയോ അഹത്തിൽ നിന്ന് ബ്രഹ്മത്തെ വേർപെടുത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് സൂര്യനിൽ തപസ് ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. ഈ അഹംസ്ഫുരണത്തെ അതിനെ ബ്രഹ്മമായി തന്നെ സ്വീകരിക്കണം. എന്നുവെച്ചാൽ ഉഭയ നിമിത്തത്വേ ബ്രഹ്മവിദ്യ നിശ്ചിതോ ഉപദേശോ യുക്ത തഥാ ബ്രഹ്മവിദ്യ സംസാരി വിദ്യ. നിങ്ങളിവിടെ തന്നെ രണ്ടാക്കുകയാണ്, ഒരഹന്ത, ഒരു സംസാരി, പിന്നെ ഒരാത്മാവ്. ഇങ്ങനെ വന്നാൽ ഇതിനോട് പറയുന്നത് ഉഭയ നിമിത്തത്വം എന്ന് പറയുന്നു. ഭേദാഭേദത്തെ സ്വീകരിക്കുന്ന പക്ഷം വന്നു കഴിഞ്ഞാൽ ബ്രഹ്മവിദ്യ എന്ന് പിന്നെ പറയാൻ പറ്റത്തില്ല. പിന്നെ എന്ത് പറയുന്നു, ഇവിടെ ബ്രഹ്മവിദ്യയുണ്ട്, സംസാരി വിദ്യയുണ്ട്. എപ്പോഴാണോ ഈ അഹന്തയെ ബ്രഹ്മമായി കാണുന്നത് അപ്പം ബ്രഹ്മവിദ്യ, എപ്പോഴാണോ ഈ അഹന്തയെ നശിക്കുന്ന ഒരു സാധനമായി അല്ലെങ്കിൽ ഇല്ലാതാക്കേണ്ട ഒരു സാധനമായി അല്ലെങ്കിൽ ബ്രഹ്മബോധത്തിന് തടസ്സമായി ഒന്നായി കാണുന്നത്, അപ്പോൾ അത് സംസാരി വിദ്യ. ആ സംസാരിയാണല്ലോ ബ്രഹ്മബോധത്തിന് തടസ്സമായിരിക്കുന്നത്. ഇവിടെ പരമാർത്ഥത്തിൽ അങ്ങനെ രണ്ട് വിദ്യ അല്ല ബോധിപ്പിക്കുന്നത്. അഹന്ത നശിപ്പിക്കണം, അഹന്ത അതാണ് ഇതാണ്, അഹന്ത ഇല്ലാതായാലേ ഇതുണ്ടാവും എന്നൊന്നും പറയുന്നത് ഈ അഹം സ്മരണത്തെ അല്ല എന്ന് ധരിച്ചാലേ ഈ പറയുന്ന കാര്യം മനസ്സിലാവും. അല്ലെങ്കിൽ പറയും ഇതുവരെ കേൾക്കാത്ത കാര്യം പറയുന്നു എന്ന് തോന്നും. ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളത് അഹം സ്മരണത്തെ കുറിച്ചല്ല, അഹന്തയെക്കുറിച്ചാണ്, കേവലമായ അഭിമാനത്തെക്കുറിച്ച്, ദുരഭിമാനത്തെക്കുറിച്ച്. അതല്ല ഇത്. എങ്ങനെയാണോ സൂര്യൻ നാനാരശ്മികളിലൂടെ സഹജമായി പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു, അതിൻ്റെ നാനാരശ്മികളാണ് നമുക്ക് അനുഭവ വിഷയമായിരിക്കുന്നത്. ഏകനായ സൂര്യൻ നാനാരശ്മികളിലൂടെ പ്രകാശിക്കുന്നു, അതുപോലെ ഏകമായ ഈ ബ്രഹ്മം നാനാസ്ഫുരണങ്ങളിൽ അഹമഹം എന്ന് സ്ഫുരിച്ചുകൊണ്ടിരിക്കുന്നു നാനാ ശരീരങ്ങളിൽ. ആ രശ്മികളെ എങ്ങനെയാണോ സൂര്യനിൽ നിന്ന് വേർപെടുത്താൻ കഴിയാത്തത്, അതുപോലെ ഈ സ്ഫുരണങ്ങളെ ബ്രഹ്മത്തിൽ നിന്ന് വേർപെടുത്താൻ സാധ്യമല്ല. അതാ പറഞ്ഞു വരുന്നത് അവിടെ ഒരു സംസാരി വിദ്യ, ഒരു ബ്രഹ്മവിദ്യ അങ്ങനെ രണ്ടെണ്ണം വരും, അങ്ങനെ വേർപെടുത്തിയാൽ അത് സാധ്യമല്ല. ഇവിടെ ബ്രഹ്മവിദ്യ ഒന്നേ ഉള്ളൂ. എന്നുവെച്ച വസ്തുവിനോ അർദ്ധജരതീയത്വം കൽപ്പയ്തും യുക്തം തത്വജ്ഞാനപക്ഷ ഇതുവരെ നേരത്തെ ഭാഷകാരൊന്ന് പറഞ്ഞു. ഒരു പക്ഷിയുടെ ഉദാഹരണം പറഞ്ഞു. ഒരു പക്ഷിയെ ഒരേ സമയം അതിൻ്റെ പകുതി ഭാഗത്ത് നിന്ന് അതിൻ്റെ അണ്ടത്തെ സ്വീകരിക്കുക, അതേസമയം തന്നെ അതിൻ്റെ പകുതി ഭാഗം കറിവെച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുക, അത് നടക്കുന്ന കാര്യമില്ല. ഒന്നിച്ച് ഭക്ഷിക്കും, ഇത് ഒരേ സമയം രണ്ടും നടക്കത്തില്ല. ഒരേ ഒരു സമയം ഒരു ഭാഗം അണ്ടത്തെ എടുക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക, മറ്റൊരു ഭാഗം അതേസമയം ഭക്ഷണത്തിന് ഉപയോഗിക്കുക, ഇത് നടക്കത്തില്ല. മുമ്പ് ഈ ഉദാഹരണം പറഞ്ഞു. അതുപോലെ ഇവിടെ പറയുന്നു അർദ്ധജരതീയത്വം ഒന്നും മുമ്പും വന്നിട്ടുണ്ട്. ഒരു മനുഷ്യനാണോ പെണ്ണോ എന്തോ ആയിക്കൊള്ളു, നേർപകതിയിൽ അർദ്ധനാരീശ്വരൻ എന്ന് പറയുന്നു. നേർപകതി കൃത്യമായ നേർപകതി വൃദ്ധൻ അല്ലെങ്കിൽ വൃദ്ധൻ, ബാക്കി പകുതി യുവാവ്. അങ്ങനെ ഒരിക്കലും സംഭവിക്കാറില്ല. അപ്പൊ ഏകത്തിന് നിങ്ങൾ രണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ്? ഒന്ന് ബ്രഹ്മം, മറ്റൊന്ന് അഹന്ത. രണ്ടാക്കിക്കഴിഞ്ഞാൽ അർദ്ധജരതീയത്വം എന്ന് വരും, ഭേദാഭേദം. ഒരു തരത്തിൽ അത് ബ്രഹ്മമാണ്, വേറൊരു തരത്തിൽ അത് ജീവനാണ്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നുവെച്ചാൽ രണ്ടിൻ്റെയും സത്ത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, പരമാർത്ഥത്തിൽ ഇത് ബ്രഹ്മമാണെന്ന് പറയും. അത് ശരിയാ. ഇവിടെ പറയുന്ന എന്താണ്? പരമാർത്ഥത്തിൽ സർവവും ബ്രഹ്മം തന്നെ. ഈ അഹംസ്ഫുരണത്തിന്റെ പിന്നിലിരിക്കുന്ന തത്വം അല്ലെങ്കിൽ ഈ അഹംസ്ഫുരണം പരമാർത്ഥത്തിൽ ബ്രഹ്മമാണെന്ന് പറയാം. പിന്നെ ഈ കാണുന്നതൊക്കെയോ പരമാർത്ഥത്തിൽ ബ്രഹ്മത്തെ അറിയുന്നവന് കാണുന്നതെല്ലാം പരമാർത്ഥം തന്നെ. ആ പരമാർത്ഥത്തെ അറിയാത്തവനാണ് ഇവിടെ പലതായി വേർതിരിക്കേണ്ടി വരുന്നത്. ഈ കാണുന്നത് വേറെ, ഇത് സത്യം, ഇതാ സത്യം. അതുകൊണ്ട് എന്താണ് തത്വജ്ഞാനപക്ഷായ, ഇവിടെ തത്വജ്ഞാനമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ശ്രുതി ശ്രോതാവ് തത്വജ്ഞാനത്തെയാണ് ഗ്രഹിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ പറയുന്ന അർദ്ധചരതീയ ന്യായം ഒന്നും ഇവിടെ ശരിയാകത്തില്ല. മനസ്സെന്താണോ ഏകത്വജ്ഞാനമേ ശരിയാവൂ. ശ്രോതു സംശയോഹി തഥാസ്യാ. അങ്ങനെ വന്നയാൾ ശ്രോതാവിന് സംശയം വരും. സംശയം എന്ന് പറഞ്ഞാൽ രണ്ട് ഇരുതലവാളാണ്. ഒന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് ശരിയെന്ന് തോന്നും, മറുവശം ചിന്തിക്കുമ്പോൾ അത് ശരിയെന്ന് തോന്നും. സ്ഥാണുവാ പുരുഷോവാ എന്ന് പറയുന്നു. അപ്പോൾ ഒരു തരത്തിൽ ഇത് ബ്രഹ്മമാണ്, വേറൊരു തരത്തിൽ ഇത് ജീവനുമാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഈ കാണുന്നതൊക്കെ ഒരു തരത്തിൽ ബ്രഹ്മമാണ്, വേറൊരു തരത്തിൽ പ്രപഞ്ചമാണ്. രണ്ട് ജ്ഞാനം വരാൻ പാടില്ല. അങ്ങനെ ഒരു തരം, രണ്ട് തരം, മൂന്ന് തരം ഒന്നുമില്ല. ഏത് തരത്തിലായാലും എന്താണ് ഇത്? സത്ത് തന്നെയാണ്, സച്ചിദാനന്ദം തന്നെയാണ്. അഹത്തെക്കുറിച്ച് എങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ശരി, അവന് തത്വചിന്തി ഉപാസനയിൽ വ്യത്യാസം. തത്വചിന്തിയിൽ അവന് അഹത്തെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മമാണെന്നാണ് അവൻ്റെ നിശ്ചയം. നിശ്ചിതം ജ്ഞാനം അങ്ങനെയാണ്. അല്ലാതെ മറിച്ച് ഇത് ഈ അഹമെന്ന് പറയുന്നത് ബ്രഹ്മമല്ല, അതുകൊണ്ട് ഈ അഹത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ബ്രഹ്മമാക്കുക, അല്ലെങ്കിൽ ഈ അഹത്തെ ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ബ്രഹ്മത്തിൽ എത്തിച്ചേരുക, അങ്ങനെ അല്ല. ഇത് കുറിച്ച് പറയാം, ഇത് വഴിയാണ്. പക്ഷെ ഇത് തന്നെയാണ് ലക്ഷ്യം, അത് ഓർക്കണം. ഇവിടെ മാർഗവും ലക്ഷ്യവും രണ്ടല്ല. ചിലപ്പോൾ ഇതിനെ മാർഗം എന്ന് പറയും, ചിലപ്പോൾ ഇതിന്റെ ലക്ഷ്യം എന്ന് പറയും എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നിശ്ചിതമായ ജ്ഞാനം അഹത്തെ സംബന്ധിച്ച് വരണമെങ്കിൽ അത് ഏകമായിരിക്കും, രണ്ടു വരാൻ പാടില്ല. എന്താണ് അഹം ബ്രഹ്മ? ഈ അഹം സ്ഫുരണം ഇത് ബ്രഹ്മം തന്നെ ഇവിടെ ഒന്നും തള്ളിക്കളയാനില്ല, നിഷേധിക്കാനില്ല. പിന്നെ ആത്മ അനാത്മ വിവേകം എന്നൊക്കെ പറയുന്നു, ഇത് ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, അഹന്തയല്ല എന്നൊക്കെ പറയുന്നതോ അത് ഈ വിചാരത്തിന്റെ ഒരു തുടക്കം. ഒരു വിചാരത്തിൽ ഒന്ന് തുടങ്ങണമല്ലോ, ആത്മതത്വത്തെ ഒന്ന് ഗ്രഹിക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ആത്മ അനാത്മ വിവേകം ചെയ്യും. അങ്ങനെ വിവേകം ചെയ്ത് ചെയ്ത് അപ്പൻ എവിടെ എത്തിച്ചേരുന്നത്? സർവം ഖല്വിദം ബ്രഹ്മ, ഈ സർവവും അത് തന്നെയാണ്. ഇപ്പൊ ഏകമായ ജ്ഞാനം, നിശ്ചിതം ജ്ഞാനം പുരുഷാർത്ഥ സാധനം ശരിയാണ്. നിശ്ചിതമായ ജ്ഞാനം അതാണ് പുരുഷാർത്ഥത്തിന് സാധനമായിരിക്കുന്നത്. യസ്യസ്യ അബ്ധ എന്ന വിചികിത്സ അസ്ഥി പറയുന്നു. അതിന്റെ അപരോക്ഷതയിൽ ഈ തത്വത്തെ ഗ്രഹിക്കുന്നവന്, എന്നുവെച്ചാൽ ഈ അഹത്തെ ബ്രഹ്മമായി തന്നെ ഗ്രഹിക്കുന്നവന്, അബ്ധ അപരോക്ഷമായിരിക്കുന്നവന് എന്ന വിചികിത്സ സംശയം പിന്നെ അവിടെയില്ല. ഈ അഹത്തെ ബ്രഹ്മമായിട്ട് അറിഞ്ഞാൽ അവന് പിന്നെ അഹം ഞാൻ ആരാണ് സംശയം വരത്തില്ല. താൻ എന്താണോ അങ്ങനെ സംശയം വരത്തില്ല. വന്നാലോ സംശയാത്മ വിനശ്യതി ഭഗവാൻ പറഞ്ഞു. അത് പിന്നെ നാശത്തിന് കാരണമായി തീരും. ശ്രുതി സ്മൃതിഭ്യ, ശ്രുതി അനുസ്മൃതിയിൽ ഒരു കാര്യം തന്നെ ആണ് ഇരിക്കുന്നത്. അതോ പിന്നെ സംശയിതോ വാച്യാർത്ഥോ വാച്യ പരഹിതാർത്ഥന, പരഹിതത്തെ, ശ്രോതാവിന്റെ ഹിതത്തെ, മുമുക്ഷുവിന്റെ ഹിതത്തെ മാത്രം ആശ്രയിക്കുന്ന ശ്രുതി ഒരിക്കലും ഈ സംശയം ഉഭയകോടി ജ്ഞാനം അതിനുപദേശിക്കത്തില്ല. നിശ്ചിതമായിട്ട് ഒന്നേ പറയാനുള്ളൂ, തത്വമസി, നീ അത് തന്നെയാണ്. പിന്നെ അഹം ബ്രഹ്മാസ്മി, ഞാനത് തന്നെയാണ്. പക്ഷെ ഇത് ശരി, തത്വത്തിൽ ഇതൊക്കെ ശരിയാണ് പറയുന്നു. എന്നാലും ഞാനിപ്പോൾ ഒരു സാധകനാണ്, ഞാനിതൊക്കെ അറിയാൻ ശ്രമിക്കുന്ന ഒരുവനാണ്. അപ്പോൾ ഈ പരമാർത്ഥത്തെ പറഞ്ഞിട്ട് എൻ്റെ ഈ സാധനാവസ്ഥ എങ്ങനെ നിഷേധിക്കും? എൻ്റെ ഈ സാധനാവസ്ഥയെ അംഗീകരിച്ചു കഴിഞ്ഞാൽ പരമാർത്ഥം വേറെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ സാധകനായിരിക്കുന്നത്. ഞാൻ തന്നെ സ്വയം പരമാർത്ഥമായിരുന്നെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെ സാധകനാകും? സാധകൻ എന്ന് വെച്ചാൽ സിദ്ധിക്കാൻ എന്തെങ്കിലും ഒന്ന് അവശേഷിക്കുന്നവനാണ് സാധകൻ. ഇപ്പോഴെന്തായാലും ഞാനൊരു സാധകനാണ്. ഈ സാധകത്വത്തെ നിങ്ങൾ പറയുന്ന ഈ തത്വത്തിൽ ഞാൻ എങ്ങനെ മനസ്സിലാക്കും? ശരി, ഞാൻ ഈ പറയുന്ന വിധത്തിൽ ബ്രഹ്മജ്ഞാനിയാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അതായില്ലല്ലോ. അവന് സമാധാനം നടത്തു പറയുന്നു, ബ്രഹ്മണി സാധകത്വ കൽപ്പന അസ്മദാദി ശിവ അപേശല തദാത്മാനമേവ അപേ തസ്മാത്ത സർവം അഭവത്. എന്നുവച്ച ബ്രഹ്മണ ഇഷ്ടം ചികീർഷണ ശാസ്ത്രാർത്ഥ വിപരീത കൽപ്പന സ്വാർത്ഥ പരിത്യാഗകാരിഹ എന്നുവച്ച ഏതാവത്യവ അക്ഷമ യുക്ത ഭവത സർവഹിം നാനാത്വം ബ്രഹ്മണി കൽപ്പിതമേവ ഏകദേവാനുദിഷ്ടമയം നേഹനാനാസ്തി കിഞ്ചന എത്ര ഹി ദ്വൈതമിവ ഭവതി ഏകമേവ അദ്വിതീയം ഇത്യാദി വാക്യ സദേഭ്യ അക്ഷമാ ഭവതക്കേയം സാധകത്വ പ്രകൽപ്പനേ കിംന പശ്യസി സംസാരം തത്രൈവ അജ്ഞാനകൽപ്പിതം. വളരെ ഈ ഇതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വാർത്തയമാണ് വളരെ പ്രസിദ്ധമായ ഒരു വാർത്തയമാണ്, പലരും പല സ്ഥലത്തും ഉദ്ധരിക്കുന്ന ഒന്നാണ്. ചോദിക്കുന്ന ചോദ്യം ഒരു വിഷമം പിടിച്ച ചോദ്യം പോലെ നമുക്ക് തോന്നും. പരമാർത്ഥം അതാണെങ്കിലും എനിക്ക് സ്വയം എന്നെ ഒരു സാധകനായി അംഗീകരിക്കേണ്ടി വരുന്നു. ഇവിടെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ ഒരു സാധകനായിരിക്കാനേ പറ്റുന്നുള്ളൂ, എനിക്കൊരു ജ്ഞാനിയായിരിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ഇതിന്റെ താല്പര്യം. അപ്പോ ഇവിടെ ചോദിക്കുന്നു, അക്ഷമാ ഭവതക്കയും, നീ എന്തിനിവിടെ അക്ഷമനാകുന്നു? എന്തിനാണ് ഈ അക്ഷമ? എന്താ അസഹിഷ്ണുത. തത്വത്തെ ബോധ്യപ്പെടുത്തുമ്പോൾ തത്വത്തെ അതേപടി സ്വീകരിക്കുന്നതിനുള്ള ഒരു വൈഷമ്യം, അതാണ് ഒരു അസഹിഷ്ണുത. ഈ ലോകത്തുള്ള മറ്റു കാര്യങ്ങളോടൊക്കെ അസഹിഷ്ണുതയാവാം, ഈ തത്വത്തിനോട് എന്തിനാ അസഹിഷ്ണുത? തത്വത്തെ ബോധിപ്പിച്ചല്ലോ എന്താണോ ഇന്നതാണോ, അഹം ബ്രഹ്മ നീ പരമാർത്ഥമാണ്, എന്നിട്ടും പറയുന്ന എന്താണോ എനിക്ക് സാധകനാകാൻ പറ്റുന്നില്ല എന്ന്. സാധകത്വ പ്രകല്പനം, ഇതിലെന്തിന് നീ അക്ഷമനാകണം? തത്വത്തിൽ തത്വത്തെ ബോധിക്കാനാണെങ്കിൽ, തത്വത്തിലാണ് ഇത് സർവവും നിലനിൽക്കുന്നതെന്ന് അറിയുന്നെങ്കിൽ നിന്റെ സാധകത്വം ആ തത്വത്തിലിരുന്നോട്ടെ. ആ പരമാർത്ഥ ബോധത്തിൽ നിനക്ക് അങ്ങനെ ഒരു സാധകത്വം സമർത്ഥിക്കണമെങ്കിൽ, ഞാൻ സാധകനാണെന്ന് പറയണമെങ്കിൽ, എനിക്ക് അങ്ങനെ ഇരിക്കാൻ കഴിയുമെന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ പരമാർത്ഥ ബോധത്തെ സ്വീകരിച്ചുകൊണ്ടിരുന്നോളൂ. അതങ്ങനെ പരമാർത്ഥ ബോധത്തിൽ എനിക്ക് സാധകനായിരിക്കാൻ പറ്റും, വെറും ഒരു കൽപ്പന. ആ സാധകത്വം വെറും ഒരു കൽപ്പനയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പരമാർത്ഥ ബോധമാണ് വാസ്തവം, അതാണ് ജ്ഞാനം. ഇതെല്ലാം അജ്ഞാനത്തെ സാധൂകരിക്കാൻ വേണ്ടിയിട്ടാണോ അതോ അജ്ഞാനത്തെ നിഷേധിക്കാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ വാശി പിടിക്കുന്ന കേട്ടാത്തൊന്നും എനിക്ക് സാധകനായിരിക്കണം, ശ്രുതിയുടെ താല്പര്യം അതല്ല. നിന്റെ ഈ വാശി എന്ന് പറയുന്നത് തത്രയും അജ്ഞാനകൽപിതം, ഇത് നിന്നെ തന്നെ അജ്ഞാനം കൊണ്ട് കൽപ്പിതമായ ഒന്നെന്നാണ് ബോധിപ്പിക്കുന്നത്. അത് ബോധിക്കണം, അത് ബോധിക്കുന്നതാണ് ജ്ഞാനം. അവിടെ ഈ സാധകത്വാദി കൽപ്പനകളെല്ലാം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ജ്ഞാനത്തിന്റെ പക്ഷത്ത് നിൽക്കാതെ ഒരാൾ വാശി പിടിച്ച് അജ്ഞാനത്തിന്റെ പക്ഷത്ത് നിന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അതിനാണ് പറയുന്നത് അക്ഷമ എന്ന് പറയുന്നത്. ഒരു അസഹിഷ്ണുത, എന്തിനോടുള്ള? ജ്ഞാനത്തിനോടുള്ള അസഹിഷ്ണുത. ഞാനിപ്പോൾ പക്ഷം പിടിച്ചിരിക്കുന്നത് സാധകത്വ പക്ഷത്തിലാണ്, എനിക്ക് സാധകനായിരിക്കുന്നു, എനിക്ക് ജ്ഞാനം വേണ്ട എന്നൊരാൾ സ്വയം തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും? എനിക്ക് പല സാധനങ്ങളും ചെയ്യുന്നു. തത്വജ്ഞാനത്തിന്റെ പരമമായ കാഷ്ടയെക്കുറിച്ചുകൂടെ പറയുകയാണ്. തത്വജ്ഞാനത്തോടുള്ള നിന്റെ സമീപനം ശരിയല്ലെന്നാണ്. ഇതുവരെ നീ അതിന്റെ വഴിക്ക് വന്നിട്ടില്ല. നീ വീണ്ടും കാടിലും മേടിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ വീണ്ടും സാധന സാധ്യം എന്നുള്ള വഴിക്ക് ചിന്തിച്ചു പോവുകയാണ്. തത്വജ്ഞാനത്തെ സംബന്ധിച്ച് എന്താ ഉള്ളത്? കേവലം അസഹിഷ്ണുത, അത് സ്വീകരിക്കാം. ഇത് കരതലാമലകം പോലെ സ്പഷ്ടമായ കാര്യം. എന്തുകൊണ്ട് സ്പഷ്ടമായാണ്? ശ്രുതി ബോധിപ്പിക്കുന്ന യാതൊരു സംശയത്തിനും ഇടകൊടുക്കാതെ അഹം ബ്രഹ്മാസ്മി, നീ ആ പരമാർത്ഥ തത്വമാണ്. പക്ഷെ നീ എന്താ പറയുന്നല്ല, ഞാനൊരു സാധകനാണ്. ഇവിടെ എന്ത് ചെയ്യാനോ? എന്തിന്? നിനക്ക് അജ്ഞാനപക്ഷപാതമാണ്, നീ അജ്ഞാനപക്ഷപാതിയാണ്. അജ്ഞാനം അജ്ഞാന കാര്യങ്ങളിൽ മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നു. തത്വജ്ഞാനത്തിന്റെ ഭാഗത്തേക്ക് നിന്റെ ബുദ്ധി പോകുന്നില്ല. പറയുന്നു ബ്രഹ്മണി സാധകത്വ കൽപ്പന, ബ്രഹ്മത്തിൽ ഈ സാധകത്വത്തെ കൽപ്പിക്കുന്നത്. അസ്മദാദി ശിവ അപേശല, അത് ശോഭനമായൊരു കാര്യമല്ല, ഗുണമുള്ള കാര്യമല്ല എന്ന് പറയുന്നു. നിനക്കൊരു സാധകനാവണമെങ്കിൽ ആദ്യം ആ സാധകത്വത്തെ നിന്നിൽ തന്നെ ആരോപിക്കണം. തത്വം ഇന്നതാണ് ബോധിപ്പിക്കുന്നതെന്ന് മനസ്സിലായാൽ, തത്വഭിന്നതമായ സർവവും തന്നിൽ ആരോപിക്കുകയാണെന്ന് മനസ്സിലായിക്കഴിഞ്ഞാൽ അത് കേവലം ഒരു ആരോപണമാണ്. ആ ഒരു ആരോപമാണ്, അത് ശോഭനമല്ല എന്നാണ് പറയുന്നത്. അപേശല എന്നർത്ഥം. കിംന പശ്യസി സംസാരം, തത്രയും അജ്ഞാനകൽപിതം. സാധകത്വം മാത്രമല്ല, ജനനം മരണം ജീവിതം സുഖം ദുഃഖം സർവതും നിന്നെ തന്നെ നീ ആരോപിച്ചിരിക്കുന്നതല്ലേ. അതിനോടൊപ്പം ഈ സാധകത്വത്തെയും അവിടെ കൽപ്പിക്കുന്നു. തപേശലാത് ശോഭനമായൊരു കാര്യം അല്ല. പിന്നെ ഒരാളിങ്ങനെ വാശി പിടിക്കുകയാണ്, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ശ്രുതിക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുന്നത്? ശ്രുതി എന്താണ് പറയുന്നത്? തദാത്മാനമേവ അവേ തസ്മാത് തസ്സർവഭൂ എന്നാണ് പറയുന്നത്. തന്നെ തന്നെ ഗ്രഹിച്ചു, അത് തന്നെ സർവവുമായി തീർന്നു. ഇതിജ് അങ്ങനെയാണ് ശ്രുതി ബോധിപ്പിക്കുന്നത്. അപ്പൊ ഇവിടെ പരമാർത്ഥത്തെയും ബോധിപ്പിക്കുന്നുണ്ട്, അതാണ് ചോദ്യത്തിന്റെ താല്പര്യം. വ്യാവഹാരികത്വത്തെയും ബോധിപ്പിക്കുന്നുണ്ട്. അപ്പൊ പരമാർത്ഥത്തെയാണ് ബോധിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ സാധകത്വം തുടങ്ങിയ കൽപ്പനകൾക്കൊന്നും യാതൊരു വിനയും അല്ല. വ്യാവഹാരികതയെ നീ ഇപ്പം ബോധിച്ചുകൊണ്ടിരിക്കുന്നതിനെ ബോധിക്കാതാണെങ്കിൽ നീ തൽക്കാലം സാധകനാണെന്ന് കൽപ്പിച്ചോളൂ, വേറെ വഴിയില്ല. പക്ഷെ അവിടെ തത്വദർശിയിൽ ഒരു ഗുണമുണ്ട്, നിന്റെ ആ സാധകത്വം എന്തായാലും നിന്റെ അനുഭവമാണ്, സാധകനാണ്. അതിനെ നീ പരമാർത്ഥമായി കാണുന്നു, അതേ കൽപ്പനയായി കാണുന്നു. അതാണ് ഇവിടെ ഈ വരിയിൽ ഒരു പൂർവപക്ഷവും ഒരു സിദ്ധാന്തവും രണ്ടും ഒളിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ആ സാധകത്വത്തെ നീ വാസ്തവമായി കാണുകയാണെങ്കിൽ നിനക്ക് തത്വത്തെ നിഷേധിക്കേണ്ടി വരും. ഞാൻ ബ്രഹ്മമല്ല, സാധകനാണെന്ന് പറയേണ്ടി വരും. മറിച്ച് അത് വെറും ഒരു കൽപ്പനയായി കാണുകയാണെങ്കിൽ നിനക്ക് പറയാം, എന്താണോ, ഞാൻ ബ്രഹ്മം തന്നെയാണ്, എന്നിലാണ് ഈ സാധകത്വ കൽപ്പന. അത് ജ്ഞാനത്തിന്റെ അങ്ങേയറ്റം. അപ്പൊ ഇവിടെ നിന്ന് അവിടെ എത്തുന്നതിന് അധികം ദൂരമില്ലെന്നാണ് ഈ പറയുന്നത്. സാധകത്വം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ജ്ഞാനി എന്ന് പറയുന്ന അവസ്ഥയിൽ എത്തുന്നതിന് ദൂരമില്ല. എന്തുകൊണ്ട്? ആ സാധകത്വം എന്ന് പറയുന്നതും ഒരു കൽപ്പനയായിട്ട് അറിഞ്ഞാൽ. അത് തന്നെയാണ് ജ്ഞാനം. അപ്പൊ അത് പരമാർത്ഥമാണെന്നറിയുന്ന ആ അജ്ഞാനം നശിക്കുന്നു. അതിന് വിശദീകരിക്കുന്നു സാധകത്വം കൽപ്പനയാണോ എന്നുള്ള കാര്യം. കൽപ്പന എന്നുള്ള നിലയ്ക്ക് അത് അംഗീകരിക്കാം, പരമാർത്ഥമുള്ള നിലയ്ക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയത്തില്ല എന്ന് വിശദീകരിച്ച് അത് കൽപ്പന എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ തന്നെ നിഷേധിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് വികല്പങ്ങളല്ല, മറിച്ച് ജ്ഞാനനിഷ്ഠയാണ് ആവശ്യം. തത്വജ്ഞാന ശ്രവണത്തിന്റെ ഫലം എന്ന് പറയുന്ന ജ്ഞാനനിഷ്ഠയാണ്, നിശ്ചയാത്മകമായ ജ്ഞാനമാണ്, ആ ജ്ഞാനത്തിലുള്ള സ്ഥിതിയാണ്. അവിടെ വീണ്ടും വീണ്ടും വികല്പങ്ങൾ കൊണ്ടുവന്നിട്ട് സ്വയം തന്നെ ഒരജ്ഞനെങ്ങനെയാണോ തന്നെ നിരന്തരമായി തന്റെ ഈ ദേഹാദി താതാത്മ്യം കൊണ്ട് തന്നെ തന്നിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. തന്റെ സ്വസ്ഥസ്ഥിതിയിൽ നിന്നും മാറി തന്നെ അസ്വസ്ഥനാകുന്നത്, അതുപോലെ ഒരു സാധകൻ തത്വത്തിൽ നിന്നും വ്യതിചലിക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ പരമമായ താല്പര്യം. ചോദ്യമായാലും ശരി സമാധാനമായാലും ശരി രണ്ടിടത്തും എന്താണ്? തത്വനിഷ്ഠയിലാണ് എത്തേണ്ടത്. അതിനു വേണ്ടിയിട്ടാണ് തുടർന്നത് വിശദീകരിക്കുന്നത്. ശിഷ്യ